ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം അഞ്ചാധികരണം അഞ്ചാം സൂത്രം പ്രസാദാദ്ധി യോഗിനാമപ്പി അതീത അനാഗത വിഷയം പ്രത്യക്ഷം ജ്ഞാനം ഇച്ഛന്തി യോഗശാസ്ത്രവിധ കിമവക്തവ്യം തസ്യ നിത്യസിദ്ധസ്യ ഈശ്വരസ്യ സൃഷ്ടിസ്ഥിതി സംഹൃതി വിഷയം നിത്യജ്ഞാനം ഭവതീതി. ഈശ്വരനിൽ സൃഷ്ടിസ്ഥിതി സംഹാര വിഷയമായിട്ടുള്ള നിത്യജ്ഞാനമുണ്ട്. സൃഷ്ടികർത്താവ് ഈശ്വരൻ തന്നെ പ്രധാനമല്ല. അതിനൊരു യുക്തി കൂടി പറയുന്നു. എന്താണ്? ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് യോഗികൾക്ക് കൂടി അതീതവും അനാഗതവുമായിട്ട് പൂർവ്വ ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ യോഗശാസ്ത്രത്തിൽ പറയുന്നു, ഈശ്വരപ്രണിധാനം അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ യോഗശാസ്ത്രത്തിൽ പറയും, തഥ പ്രതിച്ഛേദന അധികമോ അഭ്യന്തരായ അഭാവസ്ഥ. പ്രതിചൈതന്യ പുരുഷൻ, പുരുഷനെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു, വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അത് പറയുന്നു, ഭക്തിവിശേഷാത് ആവർജിത ഈശ്വര തം അനുഗ്രഹണാദി ജ്ഞാനവൈരാഗ്യാദിന. യോഗികളെ, ഈശ്വരനെ ഉപാസിക്കുന്ന യോഗികളെ ആ ഭക്തി കൊണ്ട്, ഈശ്വരഭക്തി കൊണ്ട്, ഈശ്വരനെ പ്രധാന രൂപത്തിലുള്ള ഭക്തി, അതുകൊണ്ട് ഈശ്വരൻ അവരെ അനുഗ്രഹിച്ച് അവർക്ക് ജ്ഞാനവൈരാഗ്യങ്ങളെല്ലാം നൽകുന്നു യോഗികൾക്ക്. അപ്പൊ യോഗശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്, ഈശ്വരനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഉപാസിക്കുന്നവനും ജ്ഞാനം ഉണ്ടാകുന്നു. അതും ഭൂതഭാവിയെ കുറിച്ചുള്ള ജ്ഞാനം, സർവജ്ഞത്വം എന്ന് പറയുന്നതാണ്. അപ്പൊ യോഗികൾക്ക് അങ്ങനെ കാണാറുണ്ടല്ലോ, ഭൂതഭാവികളെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ജ്ഞാനം ഈശ്വരനെ ഉപാസിക്കുന്നുണ്ട്. അങ്ങനെ യോഗികൾക്ക് ജ്ഞാനം ഉണ്ടാകാമെങ്കിൽ ഈശ്വരൻ എന്തുകൊണ്ട് സർവജ്ഞത ഉണ്ടായിക്കൂടാ? അപ്പൊ ഈശ്വരന് തീർച്ചയായും ഈശ്വര സർവജ്ഞനാണ്. അങ്ങനെ സർവജ്ഞത്വം ഉണ്ടെങ്കിലല്ലേ വേറൊരാളെ അനുഗ്രഹിക്കാനും വേറൊരാളില് അതുപോലെ അല്ലെങ്കിലും ഭൂതഭാവിയെക്കുറിച്ചുള്ള ജ്ഞാനം എങ്കിലും ഒരാൾക്ക് നൽകാനും ഒക്കെ കഴിയണമെങ്കിൽ സ്വയം സർവജ്ഞനായിരിക്കണം. അതുകൊണ്ട് ഈശ്വര സർവജ്ഞനാണെന്നുള്ളത് യോഗികളും അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം ഈ സാഖ്യന്മാരെ പിന്തുടരുന്നവരാണ് യോഗികൾ, സാഖ്യന്മാരുടെ അനുയായികളെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ തത്വത്തെ തന്നെയാണ് യോഗികൾ സ്വീകരിക്കുന്നത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ ഈശ്വരന്റെ സർവജ്ഞതയെ അംഗീകരിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? പറയുന്നത്, യത് പ്രസാദാദി യോഗിനാമൊക്കെ അതീത അനാഗത വിഷയം പ്രത്യക്ഷം ഞാനും ഇച്ഛന്തി യോഗശാസ്ത്രം വക്തവ്യം. പിന്നെന്താ പറയേണ്ടത്? തസ്യ നിത്യസിദ്ധസ്യ ഈശ്വരസ്യ, നിത്യസിദ്ധനായിരിക്കുന്നു എന്നുവെച്ചാൽ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരന് സൃഷ്ടിസ്ഥിതി സംഹൃതി വിഷയം നിത്യജ്ഞാനം ഭവതി. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിച്ചുള്ള നിത്യജ്ഞാനം ഉണ്ടാകുന്നു. യഥപ്യുക്തം പ്രാഗുത്പത്തെ ബ്രഹ്മണ ശരീരാദി സംബന്ധ മന്ത്രേണ വീക്ഷിതൃത്വം അനുപന്നമിതി. അവൾ ചിന്തിക്കണമെങ്കിൽ, സങ്കല്പിക്കണമെങ്കിൽ അവിടെ കരണങ്ങൾ ആവശ്യമുണ്ട്. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതിൻ്റെ എല്ലാം ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. അങ്ങനെയാണ് ലോകത്ത് കാണുന്നത്. ജീവന്മാർ ശരീരികളാണ്, ചിന്തിക്കുകയും മറ്റും ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ സൃഷ്ടിക്ക് മുമ്പ് സങ്കല്പിച്ചു എന്നാണ്. സൃഷ്ടിക്ക് ശേഷം വേണമെങ്കിൽ ഈശ്വരന് ശരീരമുണ്ടെന്ന് പറയാം, വേണമെങ്കിൽ പറയാം ഇതല്ല ഈശ്വരന്റെ ശരീരമാണെന്ന് പറയാം. പക്ഷെ സൃഷ്ടിക്ക് മുമ്പ് അവിടെ എങ്ങനെയാ ശരീരം? ശരീരമില്ലാതെ എങ്ങനെ സങ്കല്പിച്ചു എന്നാണ്. യഥപ്യുക്തം പ്രാഗുത്പത്തെ ബ്രഹ്മണ ശരീരാദി സംബന്ധ മന്ദരേണ ഇക്ഷിതൃത്വം അനുപന്നം. ശരീരം കൂടാതെ ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒരു ചോദ്യം അവതരതി, അതിന് സമാനം പറയുന്നു, ആ ചോദ്യവും നിലനിൽക്കത്തില്ല. എന്തുകൊണ്ട്? സവിതൃപ്രകാശവത് ബ്രഹ്മണോ ഞാൻ സ്വരൂപ നിത്യത്വേ ഞാൻ സാധനാപേക്ഷ അനുപത്തിയേ. എങ്ങനെയാണോ സവിതാവിന്റെ പ്രകാശം ആ സവിതാവിന്റെ സ്വരൂപം തന്നെയായിരിക്കുന്നത്, അതുകൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സൂര്യനിൽ മറ്റൊരു പ്രകാശമുണ്ടെന്നല്ല. ഈശ്വരൻ സർവജ്ഞനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനിൽ ഒരു സർവജ്ഞത്വം വേറെ ഇരിക്കുന്നു എന്നല്ല. ബ്രഹ്മണോ ജ്ഞാന സ്വരൂപ നിത്യത്വേ, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെ ജ്ഞാനമാണ്. അതും എങ്ങനെ? നിത്യജ്ഞാനം. അല്ലാതെ നിത്യജ്ഞാനവാൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിത്യമായി ഒരു ജ്ഞാനം ഇരിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട്. നിത്യജ്ഞാനവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാന സ്വരൂപ നിത്യത്വം. ജ്ഞാനം തന്നെ സ്വരൂപമായിരിക്കുന്നു, ആ സ്വരൂപം നിത്യമാണ്, അതിന് നാശം സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ താർക്കികന്മാരും മറ്റും പറയുന്നവരായി പോകും. പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയിൽ ജ്ഞാനമുണ്ടെന്നാണ്. ഇതങ്ങനെയല്ല, ആ ജ്ഞാനം സ്വരൂപം തന്നെയാണ് എന്നർത്ഥം. അപ്പൊ ഈശ്വരന്റെ സർവജ്ഞത യോഗികളുടെ സർവജ്ഞത എന്ന് ഒരുപോലെയാണ്. യോഗികൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് ഭൂതഭാവികളെയൊക്കെ അറിയാനുള്ള ജ്ഞാനം, അല്ലെങ്കിൽ സിദ്ധി വിശേഷം. അത് കിട്ടുന്നതുമാണ്, നശിക്കുന്നതുമാണ്. ഈശ്വരന്റെ സർവജ്ഞത്വം അങ്ങനെയല്ല, ബ്രഹ്മത്തിന്റെ സർവജ്ഞത്വം. ബ്രഹ്മസ്വയം സർവസ്വരൂപമായിരിക്കുന്നു, ബ്രഹ്മസ്വയം ജ്ഞാനസ്വരൂപമായിരിക്കുന്നു. ആ ജ്ഞാനസ്വരൂപത്തിൽ സർവവും പ്രകാശിക്കുന്നു, അതാണ് സർവജ്ഞത എന്ന് പറയുന്നത്. അല്ല, ഒന്നിനെ അറിയുക, മറ്റൊന്നിനെ അറിയാതിരിക്കുക, ഒരു കാലത്തറിയുക, വേറൊരു കാലത്തറിയാതിരിക്കുക, അതൊന്നുമല്ല. ആ അറിവിലെല്ലാം പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സർവജ്ഞത എന്ന് പറയുന്നത്. ബ്രഹ്മണോ ജ്ഞാനസ്വരൂപ നിത്യത്വ ജ്ഞാനസാധന അപേക്ഷാനുപത്തി. അവിടെ കരണജന്യമായ ജ്ഞാനമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സിദ്ധിയിൽ ഉണ്ടാകുന്ന ജ്ഞാനം അതല്ല. ജ്ഞാനസ്വരൂപം എന്ന് മനസ്സിലാക്കണം. അപിച്ച അവിദ്യാദിമത സംസാരിണ ശരീരാദ്യപേക്ഷ ഞാൻ ഉത്പത്തി ജ്ഞാനപ്രതിബന്ധകാരണരഹിതീശ്വരസ്യ. ഈശ്വരനൊഴികെ ബാക്കിയുള്ള യോഗികളോ സിദ്ധന്മാരോ ആരായാലും ശരി, ജീവന്മാര്, ജീവൻ എന്ന് പറയുമ്പോൾ അവിടെ ജന്മം സംഭവിച്ചു കഴിഞ്ഞു. ജന്മം സംഭവിക്കുമ്പോൾ ജന്മത്തിന് കാരണമുണ്ടാവണം, കാരണം കൂടാതെ ജന്മം സംഭവിക്കത്തില്ല. ജന്മത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? അവിദ്യയാണ്. ആരെല്ലാം ജനിക്കുന്നു, ആരെല്ലാം ശരീരത്തോടുകൂടി ജനിക്കുന്നു, അവരെല്ലാം അവിദ്യയോടുകൂടിയവരാണ്. അത് പറയുന്ന അവിദ്യാദിമത സംസാരണ, അവിദ്യാദി അവിദ്യ, പിന്നെ അവിടെ രാഗദ്വേഷങ്ങൾ തുടങ്ങി പലതും വരും. അഹം അഭിമാനം, അവിദ്യാസ്മിത, രാഗദ്വേഷ അഭിനിവേശങ്ങളെല്ലാം വരുന്നു. സംസാരി എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞു, അവരെ സംബന്ധിച്ച്, ജീവന്മാരെ സംബന്ധിച്ച് ശരീരാദ്യ അപേക്ഷയ, ഞാൻ ശരീരാദികളെ അപേക്ഷിച്ചാണ് ഞാനും ഉണ്ടാകുന്നത്. യോഗി തന്നെ ഈ ഭൂതഭാവി ജ്ഞാനത്തിന് വേണ്ടി ഒരുപാട് സാധനകൾ അനുഷ്ഠിക്കുന്നുണ്ട്. സാധനകളിലൂടെ സാധ്യമാകുന്നതാണ് അവരുടെ സിദ്ധികളെല്ലാം. അങ്ങനെ സാധനകളിലൂടെ ജ്ഞാനമോ സിദ്ധിയോ ഒക്കെ ഉണ്ടാകുന്നതെല്ലാം അത് സംസാരികളിൽ പെടുന്നവരാണ്. പിന്നെ എന്തിനാ സാധന ചെയ്യുന്നത്? ഈശ്വരന് സാധനയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? നിത്യ ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ. ജീവന്മാരങ്ങനെയല്ല. അവരെ പ്രാരബ്ധങ്ങൾ വരുന്ന തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കെട്ടാനും വിശേഷിച്ച് ശക്തികൾ ആർജിക്കുന്നതിനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള തപസ്സുകൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജ്ഞാനോത്പത്തി എന്ന് പറയുന്നത് ശരീരാദികളെ ആശ്രയിച്ചിട്ടാണ്. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇതിനെയൊക്കെ ആശ്രയിച്ചാ ഉണ്ടാവും. എന്തിനാ? എങ്ങനെ ഉണ്ടാകുന്നു? ആ ജ്ഞാനത്തിന്റെ പ്രതിബന്ധങ്ങളെല്ലാം മാറ്റിയിട്ട് അതിനാണ് തപസ്സും മറ്റും ചെയ്യുന്നത്. ജ്ഞാനത്തിന്റെ പ്രതിബന്ധം എന്താണ്? അവിദ്യാദി ദോഷങ്ങൾ, അതിനെ മാറ്റും. എന്നിട്ട് പറയാം അവർ ജ്ഞാനിയാണ്. എന്തുകൊണ്ട്? അവർ ദോഷങ്ങളെല്ലാം മാറ്റി, പക്ഷെ അവരിൽ ജ്ഞാനം ഉണ്ടായത് ഇതിനെയൊക്കെ അപേക്ഷിച്ചിട്ടാണ്. ശരീര, ഇന്ദ്രിയ, മനസ്സ്, കർണങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ടാണ്. ഉള്ളിൽ പറയുന്നത് ജ്ഞാനത്തിന് ചിത്തശുദ്ധി വേണം, പിന്നെ തത്വ ശ്രവിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭ്യാസങ്ങൾ ചെയ്യണം. ഇതൊക്കെ പറയുന്നില്ലേ? അപ്പം അവിടെയെല്ലാം എന്താണ്? കർണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. യോഗിയായാലും ശരി, പക്ഷെ ഈശ്വരൻ അങ്ങനെയല്ല. എന്നാ ജ്ഞാന പ്രതിബന്ധ കാരണ രേതസ് ഈശ്വരസ്. ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈശ്വരന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്തെങ്കിലും സാധന ചെയ്തുണ്ടായല്ല. എന്തുകൊണ്ട്? ജ്ഞാനത്തിന് പ്രതിബന്ധമായിരിക്കുന്ന അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങൾ അവിടെ ഇല്ല. അത് മാറ്റാൻ വേണ്ടി തപസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശ്വരജ്ഞാനത്തെ ജീവജ്ഞാനവുമായി തുലനം ചെയ്യരുത്. യോഗികളുടെ ജ്ഞാനവും ഈശ്വരജ്ഞാനവും രണ്ടും രണ്ടാണ്. യോഗി ഇവിടെ ഒന്ന് കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ചാണ്, ഈശ്വരൻ അങ്ങനെ എല്ലാം നിർത്തും. മന്ത്രോ ഉച്ച ഇമോ ഈശ്വരസ്യ ശരീരാദ്യനപേക്ഷതാം അനാവരണ ജ്ഞാനതാം ച ദർശയത. ഈശ്വരന്റെ ജ്ഞാനം ശരീരാദികളെ അപേക്ഷിക്കുന്നില്ല. അവിടെ ജ്ഞാനം ഉണ്ടായി ആവരണത്തെ നശിപ്പിക്കുന്നില്ല. അവിടെ ഒരു ആവരണം അജ്ഞാനം ഉണ്ടായിരുന്നു, അവിടെ ജ്ഞാനം വന്ന് നശിച്ചു. അങ്ങനെയൊന്നും നമ്മൾ പറയാറുണ്ടല്ലോ, അദ്ദേഹം ജ്ഞാനിയാണ്, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടായി? അവിടെ എന്ത് ചെയ്തു? അജ്ഞാനം നശിച്ചു. ജ്ഞാനിയോ? ഇതൊക്കെ ജീവനെ സംബന്ധിച്ച് പറയുന്നതാണ്. ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണോ, ഈ ജീവഭാവത്തെ പ്രാപിക്കാത്ത ബ്രഹ്മസ്വരൂപമാണ്. അപ്പൊ ജീവഭാവത്തെ പ്രാപിച്ചിട്ട് ഇവിടെ ജനിച്ചു, ഇവിടെ നിന്ന് തപസ് ചെയ്ത്, അല്ലെങ്കിൽ പൂർവ്വപൂർവ്വ ജന്മങ്ങളുടെ തപസ്സിന്റെ ഫലമായി ജന്മത്തിൽ ജ്ഞാനമുണ്ടായി, അതും ഈശ്വരനെന്നങ്ങനെ പറയാൻ പറ്റും? എന്തുകൊണ്ട്? ഈശ്വരനെ കുറിച്ച് എങ്ങനെ പറയുന്നു? നത്തസ്യ കാര്യം കരണം ച വിദ്യതേ നത്തസ്തമസ്റ്റാഭ്യധികശ്ച ദൃശ്യതേ പരാസ്യശക്തി വിവിധീവ ശ്രൂയതേ സ്വാഭാവികി ജ്ഞാനബലക്രിയ ച. ഐശ്വരനെ കുറിച്ച് ഇവിടെ ശ്വേതാശതുരത്തിൽ പറയുന്നു. നത്തസ്യ കാര്യം കരണം ച വിദ്യതേ ഈശ്വരന് കാര്യകരണങ്ങളില്ല. സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ ജീവന്മാരെ പോലെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു എന്നൊന്നുമില്ല. അത് ഈശ്വരന്റെ ജ്ഞാനസ്വരൂപം തന്നെ. അതുകൊണ്ട് അവിടെ കാര്യകരണങ്ങളൊന്നുമില്ല. നത്തത് സമസ്ത അഭ്യധികസ്ഥ ദൃശ്യതേ, ഈശ്വരന് സമം അങ്ങനെ ഒന്നില്ല. ഈശ്വരൻ ഏകനായിരിക്കുമ്പോൾ ഈശ്വരന് സമനായിട്ട് ആരാ വരുന്നു? ഈശ്വരന് സമനായിട്ട് ആരുമില്ല. അപ്പോ യോഗികളും മറ്റു സിദ്ധിയൊക്കെ പ്രാപിച്ചവരും ഈശ്വരന് സമമാണ്. സാധാരണ ജീവന്മാരെക്കാളും അവർ ശ്രേഷ്ഠന്മാരാണ്. പക്ഷേ ഈശ്വരന് സമനായിട്ടോ അഭ്യധികസ്ഥ അതിന് കൂടുതലായിട്ടോ ആരും തന്നെ ഇല്ല. പരാസ്യ ശക്തിർവിധൈവ ശ്രൂയതേ, ഈശ്വരന്റെ ശക്തി കാര്യവും കർണവുമില്ല. കാര്യം ശരീരം, കർണം ഇന്ദ്രിയം, ഇത് രണ്ടും ഈശ്വരനില്ല. ഒരു ജീവനത് പറയാൻ പറ്റുമോ ശരീരമില്ല ഇന്ദ്രിയമില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ആ ശരീര ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് അന്നപാനാദി വ്യവഹാരങ്ങളെല്ലാം ചെയ്യുകയും അതുപയോഗിച്ചിട്ട് സാധനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരാളിന് കാര്യകരണങ്ങളില്ലെന്ന് പറയാൻ പറ്റും? ഈശ്വരൻ അങ്ങനെയാണോ? ഈശ്വരൻ ഈ ശരീരത്തെ ആശ്രയിച്ചിട്ട് അന്നപാനം പലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. അശുചിയായിരിക്കുന്ന ഈ ശരീരം ഈശ്വരൻ ഒരിക്കലും ഉണ്ടാവത്തില്ല. അത് ജീവനാണ്. ഈ അശുചിയായ ശരീരം എത്ര യോഗിയുടെ ശരീരമാണെങ്കിലും അത് അശുചിയാണ്. അതൊന്നും ഈശ്വരനില്ല. അതാണ് കാര്യകരണങ്ങളില്ല. പിന്നെ ആസ്യ ഈശ്വരസ്യ ശക്തിർമായ സ്വകാര്യാപേക്ഷയ പരാ, പരാശക്തി എന്ന് പറയുന്നു. എന്തുകൊണ്ട് പരാന്ന് പറഞ്ഞ്? അത് കാര്യങ്ങളെ അപേക്ഷിച്ച് എന്ന് പറയുന്നു. കാര്യങ്ങളെ അപേക്ഷിച്ച് പരം എന്ന് പറയുന്നു. വേറെ തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നു. സത്വ അസത്വാദി അനവഗാഹ്യത്വം, സത്വന്നോ അസത്വന്നോ എന്ന് ജീവബുദ്ധിക്ക് നിർണയിക്കാൻ കഴിയാത്ത നിർണയമൊക്കെ സംഭവിക്കുന്ന എവിടെയാണ്? ജീവന്റെ ബുദ്ധിയിലാണ്. ഈശ്വരന്റെ ശക്തി ഇത് ഇത് സത്താണെന്നോ അസത്താണെന്നോ? കാരണം സത്വം അസത്വം എന്ന് പറയുന്നത് ജീവന്റെ ബുദ്ധിയിൽ തെളിയുന്ന ഒരു തത്വമാണ്. അങ്ങനെ ജീവന്റെ ബുദ്ധിയിൽ തെളിയുന്ന ഒരു തത്വമല്ല ഈശ്വരന്റെ ശക്തി. അതുകൊണ്ടത് പര എന്ന് പറഞ്ഞിരിക്കുന്നു. ശക്തിയുടെ മൂലകാരണം മായ, അതിനെ തന്നെ മായ എന്ന പേര് പറയുന്നു. മൂലകാരണം എന്തിനാ? ഈ ജഗത്തിനും മൂലകാരണമായിരിക്കുന്നു. അത് പറയുന്നു എന്താണ്? പരാസ്യ ശക്തർ വിവിധയി വശ്രൂയത്, അത് വിവിധ രൂപത്തിലാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? തസ്യഹ വിവിധത്വം ആകാശാദ്യ അശേഷാകാരകത്വം, ഈ കാണുന്ന എല്ലാമായിരിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് നാനാരൂപത്തിലെന്ന് പറഞ്ഞത്. ആകാശാദി ഭൂതങ്ങളായിരിക്കുന്നത്, ഭൂതകാര്യങ്ങളായിരിക്കുന്നത്, ഭൂതകാരണങ്ങളാ തന്മാത്രകളായിരിക്കുന്നത് എല്ലാ ശക്തിയാണ്. അതുകൊണ്ട് നാനാരൂപത്തിലിരിക്കുന്നുണ്ട്. വിവിധൈവ ശ്രൂയതേ, ആ ശക്തി പലതരത്തിൽ പറയുന്നു. സ്വാഭാവിക ജ്ഞാനബലക്രിയാച്ച, അത് പറയുന്നു. സ്വാഭാവികം എന്തുകൊണ്ട് പറഞ്ഞു? അനാദി മായാത്മകത്വ, മായ അനാദിയാണല്ലോ. അനാദി ആ മായാസ്വരൂപമായോണ്ട് അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞു. സ്വഭാവം എന്ന് പറയുന്നിടത്ത് പൊതുവെ അർത്ഥം പറയുന്നതാണ് അനാദിയാണ്. അനാദി പറയാൻ കഴിയത്തില്ല. ഈശ്വരൻ ആദ്യന്തരഹിതനാണ്. അപ്പോൾ ഈശ്വരന്റെ ശക്തി അതും അതുപോലെ ആയിരിക്കും. മായാശക്തി അതാണ് ഈ സൃഷ്ടി കാരണമായിരിക്കുന്നത്. ജ്ഞാനബലക്രിയ, ജ്ഞാനം തന്നെ അതിന്റെ ബലം, ജ്ഞാനരൂപേണ ബലേന. അതാണ് ആ സൃഷ്ടിക്രിയ എന്ന് പറയുന്നത്. ക്രിയ എന്ന് വെച്ചാൽ സൃഷ്ടിക്രിയ. അവിടെ ജ്ഞാനമല്ലാതെ സൃഷ്ടിക്ക് ആ പ്രവൃത്തിക്ക് ആധാരമായിട്ടൊന്നുമില്ല. എന്താ അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരാൾ ഒരു സൃഷ്ടിയിൽ ഏർപ്പെടണമെങ്കിൽ അയാൾക്ക് പല കർണങ്ങൾ ആവശ്യമാണ്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുക ജ്ഞാനം മാത്രം മതി. ജ്ഞാനം തന്നെയാണ് അവിടുത്തെ ബലം എന്ന് പറയുന്നത്. മറ്റ് ബലങ്ങളെയൊന്നും ആശ്രയിക്കേണ്ട, മറ്റ് കർണങ്ങളെ ഉപകരണങ്ങളെയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അനാദി മായാത്മകത്വ, അതനാദി മായാസ്വരൂപമാണ്. പറയുന്നു ജ്ഞാനസ്യ ചൈതന്യസ്യ ബലം മായാവൃത്തി പ്രതിബിംബിതത്വേന സ്ഫുടത്. അത് അതിന്റെ സ്ഫുടത, ബലത്തെ അങ്ങനെയും വ്യാഖ്യാനിക്കാം. കാരണം ആ ചൈതന്യം എന്ന് പറയുന്നത് മായാവൃത്തി പ്രതിബിംബിതമാണ്. ഈശ്വരനിൽ തന്നെ ആ മായാശക്തി ഇരിക്കുന്നു. ആ മായാശക്തി പ്രതിബിംബിതമായിരിക്കുന്ന ആ ചൈതന്യം അതുകൊണ്ട് തന്നെ സ്ഫുടം എന്ന് പറയുന്നു. അതാണ് സ്വാഭാവിക ജ്ഞാനബലക്രിയ. ജ്ഞാനബലേന ക്രിയ പ്രധാനസ്യത്തു അചേതനസ്യ ജ്ഞാനബലാഭാവ ജഗതോ എന്ന ക്രിയ. അപ്പോൾ പ്രധാനത്തിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനബലമില്ല, അതുകൊണ്ടാണ് അതിൽ നിന്ന് സൃഷ്ടിക്രിയ സംഭവിക്കാത്തത്. ഇവിടെ അങ്ങനെയല്ല, ചേതനാണ്, അതുകൊണ്ട് ജ്ഞാനബലം തന്നെയാണ് ക്രിയ, അതുകൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഈശ്വരനെ കുറിച്ച് അവിടെ പറയുന്നു, അപാണിപാദോ ജവനു ഗൃഹീത പശ്യ ത്യജക്ഷു സശ്വനു ത്യകർണ സവേത്തി വേദ്യം നജത്തസ്യാസ്തി വേത്ത തമാഹുരഗ്രിം പുരുഷം മഹാന്തം. അപാണി അപാണിപാദോ അപാണിരപി ഗ്രഹീത എന്ന് അന്വേഷിക്കണം. സാധാരണ ഗ്രഹിക്കാൻ ഉപയോഗിക്കുന്ന കൈകളാണ്, കൈകളില്ലാതെ ഗ്രഹിക്കുന്നു ഒരു വസ്തുവിന്. എന്നുവെച്ചാൽ അതങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, കർണങ്ങൾ ഉപയോഗിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നു എന്നാണ്. അപാദോപി ജവന, കാലില്ലാതെ നടക്കുന്നു, കൈയില്ലാതെ പിടിക്കുന്നു. അങ്ങനെ സർവത്ര അവൻ സഞ്ചരിക്കുന്നു, പക്ഷെ അവന് കാലുകളില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ഈശ്വരനാണ് ആ ഈശ്വര കാര്യമായ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിന് ജീവനെപ്പോലെ ലൗകികമായ ഉപായങ്ങളുടെ ആശ്രയം ഇല്ല, ലൗകികമായ കർണങ്ങളെ ആശ്രയിക്കുന്നില്ല എന്നാണ്. അഗ്രിയം അതനാദിയാണ്, പുരുഷം അനന്തമാണ്, മഹാന്തം വിഭുവാണ്. അതാണ് പശ്യത്യജക്ഷു കണ്ണില്ലാതെ കാണുന്നു സർവത്തെയും, സശ്നോത്യകർണഹ ചെവിയില്ലാതെ സർവം കേൾക്കുന്നു, കർണങ്ങളൊന്നും ആശ്രയിക്കുന്നില്ല. സവേത്തി വേദ്യം വേദ്യമായതെല്ലാം അറിയുന്നു, അറിയേണ്ടതെല്ലാം അറിയുന്നു. തസ്യ അസ്ഥി വേത്ത, ഈശ്വരനെ അറിയുന്നവൻ ആരുമില്ല, ഈശ്വരൻ എല്ലാത്തിനെയും അറിയുന്നു. ഈശ്വരനറിയാൻ വേറൊരാളുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ സ്വയം പ്രകാശമായ ചൈതന്യമാണ്. സ്വയം പ്രകാശിക്കുന്നിടത്ത് അറിവ്, അറിയുന്നവൻ അറിയപ്പെടുന്നവൻ അറിവിന്റെ വിഷയം, ഈ ഭാവങ്ങളെല്ലാം അസ്തമിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ അതിന്റെ ആവശ്യമില്ലാതെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, സ്വയം അറിവായി തന്നെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തസ്യ അസ്ഥി വേത്ത, ഈശ്വരനെ അറിയുന്നവനായി ഒരാളില്ല, ഈശ്വരന് വേത്താവില്ല, സ്വയം പ്രകാശിക്കുന്നിടത്തും തന്നെ അറിയുന്നവന്റെ ആവശ്യം. തം ആഹുരഗ്രിയം അത് അനാദിയായിരിക്കുന്നു. അനാദിം പുരുഷം, പുരുഷനാണ് അനന്തനായിരിക്കുന്നു, മഹാന്തം വിഭുവായിരിക്കുന്നു, അതാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ, സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ജീവന്മാരെ സൃഷ്ടിക്കുന്നത് പോലെയുള്ള സൃഷ്ടിയെക്കുറിച്ചൊക്കെ എന്തിനു സങ്കല്പിക്കുന്നു? ജീവന്റെ സൃഷ്ടിയാണ് ജീവന് പരിചയമുള്ളത്. അത് വെച്ചുകൊണ്ട് ഈശ്വരന്റെ സൃഷ്ടി അങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെ സങ്കല്പിച്ചു, മനസ്സുണ്ടായിരുന്നു, എന്തുകൊണ്ട് സൃഷ്ടിച്ചു, ഇത്തരം ചോദ്യങ്ങളെല്ലാം. പിന്നെ ചില പുരാണങ്ങളും മറ്റിടത്തൊക്കെ പൊട്ടക്കഥകളൊക്കെ പറയും സൃഷ്ടിയെ സംബന്ധിച്ച്, അതെടുത്ത് സൃഷ്ടിച്ചു ഈശ്വര ഇതെടുത്ത് സൃഷ്ടിച്ചു എന്നൊക്കെ പറയും. അതൊക്കെ വെറും പൊട്ടക്കഥ. ഈശ്വരന് അങ്ങനെയുള്ള അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉപാദാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം അതാണ് ഈശ്വര സ്വരൂപം. ഉപാദാനങ്ങളെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ജീവനെപ്പോലെയായി. കർണത്തെ ആശ്രയിച്ചാൽ, നിമിത്തത്തെ ആശ്രയിച്ചാൽ അതെല്ലാം ജീവനെപ്പോലെയായി. അതല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. നന്നു നാസ്തി താവത് ജ്ഞാനപ്രതിബന്ധ കാരണവാൻ ഈശ്വരാദന്യ സംസാരി നാന്യോ അതോ അസ്തി ദ്രഷ്ട നാന്യ അതോ അസ്തി വിജ്ഞാത ഇതി ശ്രുതേ തത്ര കിമിതം ഉച്ചതേ സംസാരനാദ്യപേക്ഷ ജ്ഞാനോത്പത്തിന ഈശ്വരസ്യേതി. ഭാഷ്യകാരന്റെ രീതി അതാണ്. അതായത് ആ സിദ്ധാന്തത്തെ പറയാൻ വേണ്ടി ഒരു പൂർവപക്ഷത്തെ കൊണ്ടുവരും മനഃപൂർവ്വം. കാരണം സിദ്ധാന്തം സ്വയം പറയണം, അത് നേരിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിലയില്ല. നാപൃഷ്ടം കസി ബ്രൂയാതെന്ന് പറയും. ചോദിക്കാതെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, പറഞ്ഞു കൊടുത്തതിന് വിലയില്ല. കേൾക്കുന്നവൻ്റെ ശ്രദ്ധയില്ലാതെ വരും. അതുകൊണ്ട് ആ സിദ്ധാന്തം പറയാൻ വേണ്ടി ഒരു പൂർവപക്ഷത്തെ അവിടെ മനഃപൂർവ്വം സൃഷ്ടിക്കുക. പല ഭാഗങ്ങളിലും അങ്ങനെയാണ്. അതുകൂടാതെ തന്നെ പറയാം. അപ്പോ അതാണ്, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുന്നവനോട് പറയുന്ന പോലായി പോവും. ഉറങ്ങിക്കിടക്കുന്നവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രയോജനം? പക്ഷെ അവനൊന്ന് ഉണർത്തണം, ഉണർത്തിയിട്ട് പറയണം. അതിനെന്തെങ്കിലും ഒരു വഴി വേണം. അതിനാണ് പൂർവപക്ഷം. ഭാഷ്യകാരം കൊണ്ടുവരുന്നത് പൂർവപക്ഷമാണ്. കാരണം ഒരു ഒരു പുതിയൊരു ചോദ്യം, പുതിയൊരു ചിന്ത വരുമ്പോൾ ശരി അയാൾക്കൊരു ഉണർവ് വരുന്നു. ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിലും ഒരു മത്സരിക്കാനൊരു ഇത് വരത്തുള്ളൂ. അല്ലാതെ വെറുതെ സിദ്ധാന്തം ഇങ്ങനെ പറഞ്ഞു പോയിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന പോലെ തന്നെ എല്ലാവരും 10 മിനിറ്റ് കഴിയുമ്പോൾ ഗാഢ സുഷുപ്തിയിലേക്ക് പോകും. അത് സംഭവിക്കും. പിന്നെ ഭാഷകാരൻ അതിനാണ്, ഇന്നത്തെ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് മിമിക്രി ഇവിടെ കയറ്റിവിടും. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്, പിന്നെ അതിലായിപ്പോയി ശ്രദ്ധ. അവസാനം പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ സ്വാമിയുടെ മിമിക്രി മാത്രം മനസ്സിൽ കാണും, ബാക്കിയെല്ലാം പോകും. അത് പിന്നെ മറക്കത്തില്ല, കുറേ കാലം അതിരിക്കും. അതൊക്കെ കണ്ട് ശീലിച്ചവരല്ലേ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പൊ പിന്നെ അതല്ല വേറെ എന്താ ഇഷ്ടപ്പെടുന്നു, പൂർവപക്ഷം എന്നൊക്കെ പറഞ്ഞ് അന്ധപക്ഷം എന്ന് ചോദിക്കും. കാരണം ഭാഷ്യത്തിന്റെ ഒരു രീതി അതാണ്. ആ രീതിയിൽ ബ്രഹ്മസൂത്രത്തിന് പല ദർശനങ്ങളിലായിട്ട് 12 ഭാഷ്യങ്ങൾ, പുരാതന ഭാഷ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. കേട്ടിട്ടുള്ളതാണ്, അതെല്ലാം ഞാൻ കണ്ടിട്ടില്ല. ദ്വൈതം, അദ്വൈതം, ഇഷ്ടാദ്വൈതം, ഭേദാഭേദം, ശുദ്ധ അദ്വൈതം പല അദ്വൈതം തന്നെ പലതരത്തിൽ അചിന്ത്യ ഭേദാഭേദാദ്വൈതം ഓരോരോ ആചാര്യന്മാർ പലതരത്തിൽ അതിലെല്ലാം ഇത്രയും ഭാഷ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയത് ദാർശനിക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്ന് ശങ്കരാചാര്യ അദ്വൈത ഭാഷ്യത്തിനാണ്. മറ്റുള്ളവരുടെ ഭാഷ്യങ്ങളിലും അവർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതിലും പ്രധാനമായ പല വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ ഭാഷ്യത്തിന് കിട്ടിയതുപോലെ വിദ്വാൻമാരുടെ ഇടയിൽ പ്രചാരവും പ്രസിദ്ധിയും അംഗീകാരവും വേറൊരു ഭാഷ്യത്തിനും കിട്ടിയിട്ടില്ല. പിൽക്കാലത്ത് എഴുതിയവർക്കും അത് കിട്ടിയിട്ടില്ല. പിന്നെ പ്രാചീനമായി കിട്ടുന്ന ഭാഷ ഇത് തന്നെയാണ്. ഇതിന്റെ ഭാഷയങ്ങളാണ് അത് കഴിഞ്ഞ് വരുന്നത്. ഇത്രയും അംഗീകാരം കിട്ടിയതുകൊണ്ടാണ് ഈ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന് ധാരാളം ഭാഷ്യങ്ങളുണ്ടായത്. അതുപോലെ വേറൊന്നിനും ഉണ്ടായിട്ടില്ല. ബ്രഹ്മസൂത്ര ഭാഷ്യ പരമ്പരകൾ തന്നെ പലതും ഉണ്ടായി. കാരണം അത് ദാർശനികമായ ഒരു അംഗീകാരം അതിന് കിട്ടിയതുകൊണ്ട് അത് അതിൻ്റെ മഹത്വം ഇതൊക്കെയാണ്. ഭാഷ്യകാരൻ്റെ ശൈലിയും ഇപ്പൊ എന്ത് പറയുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ പറയുന്നു, അത് പറയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം യുക്തികൾ ഉപയോഗിക്കുന്നു, പറയാൻ വേണ്ടി എന്തൊക്കെ പ്രമാണങ്ങളെ അവിടെ കൊണ്ടുവരുന്നു, അത് പറയുമ്പോൾ അതിന് വിരുദ്ധമായി വരുന്ന ആശയങ്ങളെ എങ്ങനെയൊക്കെ നിഷേധിക്കുന്നു, അതിന് ഭാഷ്യകാരൻ പ്രകടിപ്പിച്ചിട്ടുള്ള പാണ്ഡിത്യവും വൈദഗ്ധ്യവും മറ്റാർക്കും അത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയധികം വ്യാഖ്യാനങ്ങൾ വന്നത്. ഭാഷ്യത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ വ്യാഖ്യാനമെന്ന് കരുതുന്നത് അത് സാമാന്യമായി അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. പഞ്ചപാദിക എന്ന് പറയുന്നു, പത്മപാദാചാര്യർ എഴുതിയ പഞ്ചപാദിക വ്യാഖ്യാനം, അതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിയണം. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള ഭാവത്തിലെങ്കിലും ഇരിക്കാം, കേട്ടിട്ടെങ്കിലും ഉണ്ടല്ലോ. പ്രയാസമുള്ളതൊന്നുമില്ല, അതെല്ലാം ഇന്ന് കിട്ടുന്നതാണ്. മറ്റു ഭാഷകളിലേക്കൊക്കെ അതിൻ്റെ വിവർത്തനങ്ങളുണ്ട്, മലയാളത്തിൽ വരെ ഉണ്ട്. പഞ്ചപാതികയും മറ്റും മലയാളത്തിലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് പൊതുവെ നാല് സൂത്രങ്ങൾക്കേ അതുള്ളൂ പത്മപാദികയുടെ വ്യാഖ്യാനം. പഞ്ചപാദിക എന്ന് പറയുന്നുണ്ട് ഒന്നാം അധ്യായവും രണ്ടാം അധ്യായത്തിന്റെ ആദ്യ പാദം, ഒന്നാം അധ്യായം നാല് പാദം, രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ പാദം പഞ്ചുപാദം. അപ്പൊ അഞ്ചു പാദങ്ങളുടെ ഭാഷ്യം വ്യാഖ്യാനം, അതായത് പത്മപാദ ആചാര്യരുടെ വ്യാഖ്യാനം മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കൂട്ടർ പറയുന്നു മുഴുവൻ ഭാഷ്യത്തിനും പത്മപാദ ആചാര്യര് വ്യാഖ്യാനം എഴുതിയെന്നാണ്. എന്തായാലും ഇന്നിപ്പോ നാല് സൂത്രങ്ങൾക്കുള്ളതേ ലഭ്യമായിട്ടുള്ളൂ അതിന്റെ വ്യാഖ്യാനം. ഇത്രയും ബൃഹത്തായ ഭാഷ്യം എന്തായാലും അവശേഷിച്ചു. ഭാഷ്യത്തിന്റെ ഒരു പ്രത്യേകത കൂടി അതാണ്. കാര്യമായ ഒരു പാഠഭേദവും കൂടാതെ, ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്കോ ചില വാക്കുകളിലൊക്കെ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ അതല്ലാതെ, പൂർണ്ണ രൂപത്തിൽ ഭാഷ ഇന്നും ലഭ്യമാണ് എല്ലാ ഭാഷകളും, ഉപനിഷത്ത്, ഗീത, ബ്രഹ്മസൂത്രം. പക്ഷെ ഭാഷ വ്യാഖ്യ നഷ്ടപ്പെട്ടുപോയി. പഞ്ചപാദിയിൽ പത്മാചാര്യര് തന്നെ ഭാവി വ്യാഖ്യാനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന ഭാഗത്ത് ഈ കാര്യം വിശദീകരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടൊരു പക്ഷെ പൂർണ്ണമായും എഴുതിയിരുന്നിരിക്കണം, പക്ഷെ നാല് സൂത്രത്തിന്റെ ഉള്ളൂ. അതിനെ പിന്തുടർന്നൊരു വലിയ ഒരു വ്യാഖ്യാന പ്രസ്ഥാനം തന്നെ ഉണ്ടായി. അതാണ് വിവരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് പത്മപാദാചാര്യരുടെ പഞ്ചപാതികയ്ക്ക് വിവരണം എന്ന് പറഞ്ഞൊരു പ്രകാശാത്മ ഏരിയ ഒരു വ്യാഖ്യാനം എഴുതി. അതൊക്കെ ഇന്ന് കിട്ടുന്ന പുസ്തകങ്ങളാണ്. അതിനെ തുടർന്ന് വിവരണ പ്രമേയ സംഗ്രഹം വിദ്യാരണ്യ സ്വാമിയുടെ, അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം വിവരണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, വിവരണ പ്രസ്ഥാനം എന്നുവെച്ചാൽ ഒരു പ്രക്രിയ തന്നെ അദ്വൈതത്തിൽ അതുകൊണ്ടുണ്ടായി. അതിനെ പിന്തുടരുന്ന എത്രയോ ഗ്രന്ഥങ്ങൾ. അതുപോലെ പിൽക്കാലത്ത് ഇതിനുശേഷം പഞ്ചപാതികയ്ക്ക് ശേഷം വാചസ്പതി മിശ്രന്റെ ഭാമതി വ്യാഖ്യാനം വളരെ പ്രൗഢഗംഭീരമായ വ്യാഖ്യാനമാണ്. ഭാമതി വ്യാഖ്യാനം പൂർണ്ണമായ ഭാഷ്യത്തിനും വ്യാഖ്യാനം എഴുതി. അദ്ദേഹവും സ്വന്തമായൊരു ശൈലി ഭാഷ്യത്തിനുണ്ടാക്കി, അത് ഭാമതി പ്രസ്ഥാനം എന്ന് പറയും. അതിന്റെ വ്യാഖ്യാന പരമ്പരകൾ എല്ലാം ഇന്ന് പുസ്തകമായിട്ട് കിട്ടുന്നതാണ്. അമലാനന്ദ സരസ്വതി കൽപ്പതിരു വ്യാഖ്യാനം ഭാമതിക്ക് എഴുതി. അപ്പയ്യാദീക്ഷിതര് അതിന് കൽപ്പതിരു പരിമളം എന്ന് പറയുന്ന വ്യാഖ്യാനം എഴുതി. എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ട്. മുഴുവൻ മനസ്സിലാക്കി വായിക്കണമെങ്കിൽ ഒരു ആയുസ് പോരാ വായിക്കാൻ, അത്രയും ബൃഹത്താണ്. അതൊരു പ്രത്യേക പ്രസ്ഥാനമായി മാറി. പിന്നെ ഇതിനെ രണ്ടിനെ അനുകൂലിക്കുന്നതും ഇതിനെ സംയോജിപ്പിക്കുന്നതും അങ്ങനെ പലതരത്തിൽ. ഇപ്പോൾ ഇതിൽ തന്നെ ഗോവിന്ദാനന്ദ വലിയ ഭാഷ്യരത്നപ്രഭ ആനന്ദഗിരിയുടെ ന്യായം നിർണയം ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന വസ്തുത്തിൽ. അപ്പോൾ ഇങ്ങനെ നാനാ വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ. അത് മുഖ്യമായ തത്വത്തിലൊന്നും വ്യത്യാസമില്ല, പക്ഷേ ആ അവതരണ ശൈലിയിൽ ഒക്കെ വ്യത്യാസം വരും. തത്വത്തിൽ എല്ലായിടത്തും അദ്വൈതം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഓരോ ആചാര്യന്മാർക്കും അവരവരുടേതായ ഒരു വ്യാഖ്യാന രീതിയുണ്ട്. അതുകൊണ്ട് ചില പ്രക്രിയകളിൽ ചില വ്യത്യാസം വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിന് കാരണം എന്താണ്? മുഖ്യമായ കാരണം പഞ്ചപാതികാകാരൻ പത്മപാദാചാര്യർ അല്ലെങ്കിൽ വിവരണ പ്രസ്ഥാനം, അവർ പറയുന്നത് ശ്രുതിവാക്യമാണ്. ഭാമതികാരൻ പറയും ശ്രുതിവാക്യം തന്നെയാണ്, പക്ഷെ ഞാൻ എവിടെയാണ് സംഭവിക്കുന്നത്? അന്ധകരണത്തിൽ. ശ്രുതിവാക്യം കൊണ്ട് ഞാൻ സംഭവിക്കാൻ ഒരിടമ്മയുണ്ടേ, അത് അന്ധകരണത്തിൽ. അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ട അന്ധകരണത്തിനാണ്. രണ്ട് ശരിയാണ്, ശ്രുതിവാക്യം കൊണ്ട് അന്ധകരണത്തിൽ ജ്ഞാനമുണ്ടാകും, ഇതാണ് രണ്ടുപേരും അംഗീകരിക്കുന്ന കാര്യം. പക്ഷെ ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്നുള്ളിടത്താണ് അഭിപ്രായ വ്യത്യാസം. ഒരാൾ പറയും അത് ശ്രുതിവാക്യത്തിന് കൊടുക്കണം, വേറൊരാൾ പറയും അന്ധകരണത്തിന് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ ഭാഷ്യത്തിന്റെ ആശയത്തെ വ്യക്തമാക്കാൻ, പിന്നെ അതുകൂടാതെ സംക്ഷേപ ശാരീരികം പോലെയുള്ള ഗ്രന്ഥങ്ങൾ സ്വതന്ത്രമായി എഴുതിയിട്ടുള്ളത്. പിന്നെ പലരും ചതുസൂത്രിക്ക് മാത്രമായിട്ട്, അപ്പയ്യാദീക്ഷിതർ 400-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് പല വിഷയങ്ങളിലും, ശൈവ സിദ്ധാന്തത്തിനും സാഹിത്യത്തിനും അദ്വൈതത്തിനും. ന്യായരക്ഷാമണി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം വഴി ചതുസൂത്രിക്ക് മാത്രം, അത് മീമാംസയുടെ ഭാഷയിൽ. അങ്ങനെയൊക്കെ ഓരോരുത്തർ പലതരത്തിൽ. പിന്നെ ഇതുകൂടാതെ എത്രയോ വൃത്തികൾ, സൂത്രവൃത്തികൾ ഉണ്ട്. ചെറിയ ഒരു സൂത്രത്തിന് ഒന്നോ രണ്ടോ വരികൾ അങ്ങനെ എഴുതുന്ന വൃത്തികളുണ്ട്. പിന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വൈയാസിക ന്യായമാല. ഓരോ അധികരണങ്ങളുടെയും താല്പര്യം ഈ രണ്ട് ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ള ഭാരതീ തീർത്ഥ മുനി അദ്ദേഹത്തിൻ്റെ. ഇങ്ങനെ എത്രയോ വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് വന്നു. എന്തുകൊണ്ട്? അത് അത്രമാത്രം ഒരു ഇതെല്ലാം പ്രാചീന വ്യാഖ്യാനങ്ങളാണ്. ആധുനിക കാലത്ത് ഒന്നും ഇതിനങ്ങനെ കാര്യമായ വ്യാഖ്യാനങ്ങൾ വന്നിട്ടില്ല. ചിലരൊക്കെ ഒന്നിനെ കോപ്പിയടിച്ച് വേറുന്നു, അതിനെ കോപ്പിയടിച്ച് വേറുന്നു, അങ്ങനെ അങ്ങനെ കോപ്പിയടി വ്യാഖ്യാനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. എല്ലാം പകർത്തി എഴുത്താണ്, അല്ലാതെ മൗലികമായ ചിന്തയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കുറവാണ്. കാരണം ഇത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് പാടാണ്. സംസ്കൃതം അറിഞ്ഞിരിക്കണം, പഴയ ശൈലികൾ ശാസ്ത്രത്തിന്റെ രീതികളൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതിനൊന്നും ആരും മിനക്കെടാറില്ല. അതിനൊക്കെ ശേഷിയുള്ളവർ ഇന്നത്തെ കാലത്ത് കുറവാണ്. പക്ഷെ ഇതെല്ലാം പ്രാചീന വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ അത്രയും, അത് ഞാൻ പറഞ്ഞത് സാന്ദർഭികമായി പറഞ്ഞത്, ഇത്രയും വിശദമായ വ്യാഖ്യാനങ്ങൾ വന്നത് ഇതിന്റെ മഹത്വം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഈ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നവരോ ആരെങ്കിലും മോശക്കാരാണോ? അല്ല. പിന്നെ ഈ വ്യാഖ്യാനങ്ങളെ തുടർന്ന് വന്ന സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ എത്രയോ ഗ്രന്ഥങ്ങൾ അദ്വൈതത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ബ്രഹ്മസൂത്രങ്ങൾക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണല്ലോ 10-12 ആചാര്യന്മാര് പലതരത്തിൽ വ്യാഖ്യാനിച്ചു. പക്ഷേ ആ വ്യാഖ്യാനങ്ങൾക്കൊന്നുമില്ലാത്തൊരു മഹത്വം ആണ് ഈ ഭാഷ്യത്തിനുള്ളത്, ശങ്കര ഭാഷ്യത്തിന്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ വിപുലമായ, വളരെ ഗഹനമായ ചർച്ചകൾ ദീർഘകാലം ഈ ദാർശനിക മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. വളരെ കാലം ഇത് മനുഷ്യന്റെ ബുദ്ധിയെ ശരിക്കും മഥിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാനത് പറയാൻ കാരണം ഈ പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിലുള്ള ഈ പ്രതിപാദനം, അത് എന്താണ്, ആ സിദ്ധാന്തത്തെ പ്രതിപാദനം ചെയ്യാൻ വേണ്ടി മാത്രം പൂർവപക്ഷത്തെ കൊണ്ടുവരിക, അത് ഒരു കാര്യത്തെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ശ്രദ്ധയുള്ളതും ഗ്രഹിച്ചോട്ടെ, അങ്ങനെയല്ല. അവനെ കൊണ്ട് ചിന്തിപ്പിച്ച് അത് അംഗീകരിക്കുകയാണ്. ചിന്താശേഷി ഇല്ലാത്തവർക്ക് കേവല ശ്രദ്ധ കൊണ്ടും ഗ്രഹിക്കാം. അതിന്റെ ദോഷത്തെക്കുറിച്ച് അടുത്ത് പറയും. രസകരമാണ്. ശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നതിന് എത്രമാത്രം ഗുണമുണ്ടോ അതിലിരട്ടി ദോഷമുണ്ട്. അതുകൊണ്ട് ഇത് കേവലം വിശ്വാസികളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. കേവലം വിശ്വാസികൾക്ക് ഇത് ഇങ്ങനെയുള്ള ദാർശനിക ചിന്തയൊന്നും ഇല്ല. അവർ വല്ല പള്ളിയിലെങ്ങാനും പോയി സമാധാനം തരണം. ഇവിടെ അങ്ങനെ ദാർശനിക ചിന്തയാണ്, വിചാരമാണ്. അപ്പോ ആ വിചാരത്തിൽ എങ്ങനെ അവന്റെ ഉള്ളിൽ വിവേകത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിവേകത്വം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശൈലി ഭാഷകാരൻ കൊണ്ടുവന്നതാണ്. സിദ്ധാന്തത്തെ വ്യക്തമാക്കാൻ വേണ്ടി പൂർവോഷം കൊണ്ടുവരിക, അതാണ് ഇവിടെയും പറയുന്നത്. നാസ്തിത്താവത് ജ്ഞാനപ്രതിബന്ധ കാരണവാൻ ഈശ്വരാദ് അന്യഹ സംസാരി നാന്യാതോ അസ്തി ദ്രഷ്ട നാന്യാതോ അസ്തി വിജ്ഞാത ഇതി ശ്രുതേ തത്ര കിമിതം ഉച്യതെ സംസാരിണ ശരീരാദി അപേക്ഷ ജ്ഞാനോത്പത്തിന ഐശ്വരസീതി. അപ്പൊ ഇവിടെ ഈശ്വരനെ കുറിച്ചാണ് ഒരുപാടൊക്കെ വർണ്ണിച്ചത്. ഈശ്വരനും മായാശക്തിയുണ്ട്, അത് പലതരത്തിലാണ്. കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ സാധാരണ പറഞ്ഞു വരുന്നത് എന്താണ്? നാസ്തി തവത് ജ്ഞാനപ്രതിബന്ധക കാരണവാൻ ഈശ്വരാദന്യ സംസാരി. ജ്ഞാനപ്രതിബന്ധക കാരണം ഉള്ള, ജ്ഞാനത്തിന്റെ പ്രതിബന്ധകമായിരിക്കുന്ന കാരണം അജ്ഞാനം, അവിദ്യ എന്നെല്ലാം പറയും. അങ്ങനെ അവിദ്യയോടുകൂടിയവനായ സംസാരി ഈശ്വരാദന്യഹന, ഈശ്വരനിൽ നിന്ന് അന്യമായിട്ടില്ല എന്നാണ് നിങ്ങളുടെ സിദ്ധാന്തം. ജ്ഞാനത്തിന് പ്രതിബന്ധമാണല്ലോ അജ്ഞാനം. അജ്ഞാനമുള്ളവനാണല്ലോ സംസാരി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എന്താ പറയുന്നത്? പൂർവക്ഷി ചോദിക്കുകയാണ്. ഈശ്വരനിൽ നിന്ന് അന്യനായി ഒരു സംസാരി ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ലെന്നാണല്ലോ. എന്തുകൊണ്ട്? നാന്യ അതോ അസ്ഥി ദൃഷ്ട നാന്യ അതോ അസ്ഥി വിജ്ഞാത, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ബൃഹദാരണ്യത്തിൽ പറഞ്ഞു, ഈ ജീവനിൽ നിന്നും അന്യനായ ദൃഷ്ടാവില്ല, ശ്രോതാവില്ല, വിജ്ഞാതാവില്ല, മന്ദാവില്ല. ആര്? ആ പരബ്രഹ്മത്തിൽ നിന്ന് അന്യനായിട്ടൊന്നുമില്ല, ഈശ്വര തത്വത്തിൽ നിന്ന് അന്യനായിട്ടൊന്നുമില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ശ്രുതിയും പറഞ്ഞിട്ടുണ്ട് തത്ര കിമിതം ഇച്ചിരി. ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് എന്താ പറയുന്നത്, സംസാരണ ശരീരാദ്യപേക്ഷ ജ്ഞാനോത്പത്തിന ഈശ്വരശേരി, ഈശ്വരൻ നിന്നോ അന്യമായി സംസാരിയായ ഒരു ജീവൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഈ സംസാരി ആണ് ജീവനാണ് ശരീരത്തേക്ക് അപേക്ഷിച്ച് ജ്ഞാനമുണ്ടാകുന്നത്, ഈശ്വരനല്ല. ഈശ്വരൻ നിത്യജ്ഞാന സ്വരൂപനാണ്. ജീവൻ അങ്ങനെയല്ല, കാര്യകർണങ്ങളെ എല്ലാം ആശ്രയിച്ച് ജ്ഞാനമുണ്ടാകുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ പറയും? ഒരിടത്ത് പറയുക ജീവനിൽ നിന്ന് അന്യനായി ഈശ്വരനില്ല, വേടത്ത് പറയുന്നു ഇത് രണ്ടും രണ്ടാണ്, ഈശ്വരൻ മായാശക്തിയോടുകൂടിയവനാണ്, ജീവൻ കാര്യകർണങ്ങളോടുകൂടിയവനാണ്, ജീവൻ അല്പജ്ഞാനമുണ്ട്, ഈശ്വരൻ സർവജ്ഞനാണ്. ഇത് രണ്ടും ഒരേ സിദ്ധാന്തമായിട്ട് എങ്ങനെ അവതരിപ്പിക്കും? പറയുന്നു അത്ര ഉച്ചതേ, പറയുന്നു ശരിയാണ്, സത്യം നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഞങ്ങളങ്ങനെ പറയാറുണ്ട്. സത്യം എന്ന് പറയുമ്പോൾ അർത്ഥാംഗീകാരത്തിലാണ്, ഞങ്ങളങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതിലിനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ് ശരിയാണ് എന്നാ കുറച്ചുകൂടി ചിന്തിക്കണം. ഞങ്ങളുടെ സിദ്ധാന്തം രണ്ട് ശരിയാണ്, ജീവനിൽ നിന്നും വേറെയാണ് ഈശ്വരൻ, ഈശ്വരൻ നിന്നും വേറെയാണ് ജീവൻ, മറിച്ച് ഈശ്വരനും ജീവനും ഒന്ന് തന്നെ. ഈ രണ്ട് തത്വവും ശരിയാണ് ആണ് അർത്ഥ അംഗീകാരത്തിൽ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, എന്നാൽ എന്താണ് അവിടെ വിവേകം ഉണ്ടായില്ല. എന്നാൽ ഈശ്വരാധന്യ സംസാരി, ഇത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമായ സിദ്ധാന്തം. ഈശ്വരൻ നിന്ന് അന്യമായി ഒരു സംസാരിയില്ല, ഇതാണ് പറയുന്നത്. ജീവാത്മ പരമാത്മേകത്വം, ജീവപരേകത്വം, ഈ തത്വത്തെ പറയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൂർവക്ഷം കൊണ്ടുവരുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? ഈശ്വരനെ സർവജ്ഞനായിട്ട് പറയുകയും ജീവൻ അല്പജ്ഞനായിട്ട് പറയുകയും, അത് പറഞ്ഞിട്ട് പിന്നെ ഏകത്വം എങ്ങനെ പറയും? പറയുന്നത് ശരിയാണ്, ഈശ്വരൻ അന്യമായി സംസാരിയില്ല, ഒരേ ഒരു തത്വം തന്നെയാണ്. തഥാപി, എങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണോ ദേഹാദിസംഗാത ഉപാധി സംബന്ധേ ഇഷ്യതേവ, പക്ഷേ ഞങ്ങൾ ഒരു ഭേദത്തെ അംഗീകരിക്കുന്നു, ജീവേശ്വര ഭേദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അത് പരമാർത്ഥമല്ല, പരമാർത്ഥമല്ലാതെ എങ്ങനെ ഭേദം വരുന്നു? വരാണല്ലോ, കാൽപ്പനികമായ ഭേദം വരാം. സത്യത്തിൽ ജീവൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഭേദമില്ല, പക്ഷെ ഇവിടെ അംഗീകരിക്കുന്നു. എന്താണോ ആ ഭേദത്തെ അംഗീകരിക്കുന്നു, ദേഹാദി ഉപാധി സംഘാത ഉപാധി സംബന്ധി, ദേഹാദി സംഘാതങ്ങളാകുന്ന ഉപാധി, അത് വരുമ്പോൾ ഈശ്വരനിൽ നിന്നും അന്യമായി ഒരു ജീവനെ ഞങ്ങൾ കാൽപ്പനികമായി സ്വീകരിക്കുന്നു. വാസ്തവത്തിലുണ്ട്. പരമാർത്ഥത്തിൽ എന്താണ്? നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമാണ്, ഏകമാണ്, അദ്വൈയമാണ്. കാൽപ്പനികമായ ഭേദം സംഭവിക്കാമല്ലോ, അത് അംഗീകരിക്കുന്നു. ആ സംഘാതി ഉപാധി സംബന്ധത്തിൽ ഖട കരക ഗിരി ഉപാധി ഉപാധി സംബന്ധ ഇവ വ്യോമന, ആകാശം വ്യാപകമാണ്, നിരൂപമാണ്, ഏകമാണ് എന്നിരിക്കലും ഉപാധി ഭേദം കൊണ്ട് നമ്മൾ പറയാറുണ്ട് മഠാകാശം, ഘടാകാശം, കരകാകാശം, ഗുഹാകാശം എന്ന് പറയുന്നു. അതാണ് ഘട്ടം, പാത്രത്തിനുള്ള ആകാശം, കരകം വേറൊരു പാത്രത്തിനുള്ള ആകാശം, ഗിരി ഗുഹ പർവ്വതഗുഹയിലാകാശം എന്നിങ്ങനെ ഉപാധി സംബന്ധം കൊണ്ട്, ഓരോ പാത്രങ്ങൾ തുടങ്ങിയ ഉപാധി സംബന്ധം കൊണ്ട് ആകാശത്തിൽ ഭേദത്തെ കൽപ്പിക്കുന്നു. വ്യോമന, അതുപോലെ ഉപാധി സംബന്ധം കൊണ്ട് എന്താണ് എന്ന് പറഞ്ഞല്ലോ, പരാശ്യശക്തിർ വിവിധ വശ്രൂയതേ. ഈ ബ്രഹ്മതത്വത്തിൽ തന്നെ ആ പരാശക്തിയുണ്ട്, അനാദിയായ ശക്തിയുണ്ട്. സ്വാഭാവിക ജ്ഞാനബലക്രിയച, ജ്ഞാനമാകുന്ന ബലം കൊണ്ട് ഈ ക്രിയകളെല്ലാം നടത്തുന്ന ഒരു പരമമായ ശക്തി അതിനകത്തുണ്ട്. മായാശക്തി എന്ന് പറയുന്നു. ഇനി അതേ തത്വത്തിൽ തന്നെ ആ സ്വരൂപത്തെ മറയ്ക്കുന്ന അവിദ്യ എന്ന് പറയുന്ന ശക്തിയുണ്ട്. ആ മായാശക്തി എന്ന് പറയുന്ന ഉപാധിയെ സ്വീകരിക്കുമ്പോൾ ഈശ്വരൻ, അവിദ്യാശക്തി എന്ന് പറയുന്ന ഉപാധിയെ സ്വീകരിക്കുമ്പോൾ സംസാരി, രണ്ടു ഒരിടത്ത് തന്നെയാണ്. അത് രണ്ട് പരസ്പര വിരുദ്ധങ്ങളായ ഒന്നെങ്ങനെ വരും? പരസ്പര വിരുദ്ധങ്ങൾ വാസ്തവങ്ങൾ ആണെങ്കിൽ വരത്തില്ല, കാൽപ്പനികമായി വരാം. ഒരു ഭ്രാന്തിയായിട്ട് അവിടെ സംഭവിക്കാം. എന്താ സംഭവിച്ചിരിക്കുന്നു? ഉപാധി സംബന്ധയോ വ്യോമ്നഃ തത്കൃതസ്ഥ ശബ്ദപ്രത്യവഹാരോ ലോകസ്യ ദൃഷ്ടോ. ഉപാധികൃതമായി ശബ്ദം, അറിവ്, ഇത്തരത്തിലുള്ള വ്യവഹാരം അറിയുക, പറയുക, അങ്ങനെ ലോകത്ത് കാണാറുണ്ട്. എങ്ങനെ? ഘടച്ഛിദ്രം, കരകാതിച്ഛിദ്രം, ഇത് ഘടാകാശമാണ്, ഇത് മഹാകാശമാണ്, ഇത് മഠാകാശമാണ്, ഇങ്ങനെ ഇത്യാദി ആകാശ അമ്പ്യതിരൂപി. ആകാശത്തിനവിടെ ഒരു ഭേദവുമില്ല. ആകാശത്തിനൊരു ഭേദമില്ലെങ്കിൽ ഇങ്ങനെ വിവരിക്കാറുണ്ടല്ലോ. അതുപോലെ ഇവിടെ തത്വത്തിലൊരു ഭേദവുമില്ല. ജീവൻ, ഈശ്വരൻ എന്നുള്ള ഭേദം അവിടെ ഇല്ല. എന്നാലും അതിന് എന്താണ്, ആ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഭിന്നമായി കണ്ടുകൊണ്ട് ജീവൻ ഈശ്വരനെ ഉപാസിക്കുന്നു. അതെല്ലാം സംഭവിക്കുന്ന ഉപാധിഭേദം കൊണ്ടാണ്, വാസ്തവത്തിലല്ലാന്ന് അർത്ഥം. അദ്വൈതം താല്പര്യപ്പെടുന്നത് ഈ ഉപാധിഭേദത്തെ അംഗീകരിച്ചുകൊണ്ട്, വാസ്തവത്തിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും സാധനാ പദ്ധതികളോ ഉപാസനകളോ ഒന്നുമല്ല. അദ്വൈതി ഇവിടെ താല്പര്യപ്പെടുന്നത് ഈ ഭേദം കേവലം ഉപാധികൃതമാണെന്നും ഇതിലെന്താണോ പരമാർത്ഥം, എന്താണത് ബോധിക്കുക എന്നുള്ളതാണ്. ഈ ഉപാധികളെ താത്കാലികമായിട്ടെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ നിർദ്ദേശിക്കുന്നതെല്ലാം ഉപാസനകളായിരിക്കും. ഉപാധി ഭേദത്തെ അംഗീകരിക്കുന്നിടത്താണ് ഉപാസന വരുന്നത്. ഉപാധി കൊണ്ടുള്ള ഭേദത്തെ വെറും കാൽപ്പനികമാണ്, പരമാർത്ഥമല്ല എന്ന് പറയുന്നതിനു വേണ്ടി പരമാർത്ഥത്തെ ബോധിക്കാം. ഉപാധിയെ നിഷേധിക്കുന്നിടത്ത് പരമാർത്ഥമായ ബോധം, തത്വജ്ഞാനം, ആത്മബോധം. ഉപാധികളെ അംഗീകരിക്കുന്നിടത്ത് ഈശ്വര ഉപാസന അല്ലെങ്കിൽ ആത്മ ഉപാസന. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഉപാസനയ്ക്കല്ല പ്രധാനം. അടുത്തിനി ഉപാസനകളെ കുറിച്ച് പറയും. അദ്വൈത ബോധം ഉപാസനയെ ആശ്രയിച്ചല്ല, ചില ഭാഗങ്ങളിൽ ഉപാസനയെ സഹായിച്ചെന്നിരിക്കും, അത്രയേ ഉള്ളൂ. അദ്വൈത ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഉപാസനകളുമുണ്ട്. പക്ഷെ അദ്വൈത ബോധത്തിന് അത് ആവശ്യമില്ല. അദ്വൈത ബോധത്തിന് ശ്രുതി സഹായിക്കുന്നത് ഈ ഭേദത്തെ നിഷേധിച്ചുകൊണ്ടാണ്, ഇതിനെ ഭ്രാന്തിയാണെന്ന് ബോധിപ്പിച്ചുകൊണ്ടാണ്. ജീവേശ്വര ഭേദത്തെ അത് കേൾക്കുമ്പോൾ ആർക്ക് ബുദ്ധിമുട്ട് വരും? അയ്യോ, ഈശ്വരനൊരു ഭ്രാന്തിയാണോ എന്ന് ചിന്തിക്കും. ഇതാണ് അദ്വൈതം പറയുന്നത്. ഈശ്വരന്റെ സ്വരൂപത്തെ ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ്? അത് സച്ചിദാനന്ദമാണ്, ഭ്രാന്തി എന്നല്ല, അനിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപം എന്നാണ്. പിന്നെ നിഷേധിക്കുന്ന എന്താണ്? ഭേദബുദ്ധി, അതാണ് ഭ്രാന്തി എന്ന് പറയുന്നു. അല്ല, ഈശ്വരന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ അത് ഭ്രാന്തി എന്ന് പറയുന്നില്ല. ഈശ്വരനിൽ പ്രകടമാകുന്ന ഭേദത്തെ കാണുമ്പോൾ പറയുന്നു അത് ഭ്രാന്തിയാണ്. ആ തത്വത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അല്ല, ഈശ്വരൻ ഭ്രാന്തിയാണെന്ന് പറയുന്നുണ്ട്. ഇത് വിശദീകരിക്കുന്നിടത്തെല്ലാം രണ്ട് ദൃഷ്ടിയിലായിരിക്കും. ഒന്ന് ആന്തരികമായ തത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ള ദൃഷ്ടി. അപ്പോൾ ഏതൊന്നിനെ കുറിച്ച് പറഞ്ഞാലും ശരി, അത് പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞാലും ജീവനെക്കുറിച്ച് പറഞ്ഞാലും ഈശ്വരനെ കുറിച്ച് പറഞ്ഞാലും എന്തേ പറയുകയോടെ അത് സച്ചിദാനന്ദമാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ് എന്ന് പറയുമ്പോൾ ഏതൊന്നിൻ്റെയും പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഇത് കല്പിതമാണ്, ഇത് ഭ്രാന്തിയാണ് എന്ന് പറയുമ്പോൾ ഏതൊരു ഭേദമാണോ പ്രത്യക്ഷമായിരിക്കുന്നത് ജീവന്, അത് ജീവഈശ്വര ഭേദമായാലും ശരി, ജീവജഗത് ഭേദമായാലും ശരി, ഈശ്വര ജഗത് ഭേദമായാലും ശരി, ഏത് തരത്തിലുള്ള ഭേദമായാലും ശരി, അത് ഭ്രാന്തിയാണ്, കല്പിതമാണ് എന്നാണ് പറയുന്നത്. മറിച്ച് ഈശ്വരൻ ഭ്രാന്തിയാണെന്നോ ജഗത്ത് സത്യമാണെന്നോ പറയുന്നില്ല. ഭ്രാന്തി എന്ന് പറയുമ്പോൾ ഭേദത്തെയും സത്യം എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തെയും, അതിനുവേണ്ടിയിട്ടാണ് ഈ ചർച്ച ഇവിടെ പറയുന്നത്. അതിന് തത്കൃതശ ശബ്ദപ്രത്യവഹാരോ ലോകസ്യ ദുഷ്ടോ ഘടചിദ്രം കരകാദിചിദ്രം ഇത്യാദി ആകാശ അഭ്യതിരേക്കും. ആകാശം ഒന്നാണെങ്കിലും ഭേദം പറയുന്നത് പോലെ ഇവിടെ തത്വം ഒന്നാണെങ്കിലും ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തെ പറയുന്നു. അവിടെ മനസ്സിലാക്കാം, ആർക്കാണോ ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്തത്, ആർക്കാ കഴിയാത്തത്? തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്തത് തത്വഗ്രഹണത്തിനുള്ള യോഗ്യതയില്ലാത്തവന്, തത്വത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. യോഗ്യതയില്ലാത്തവനും ഗ്രഹിക്കുമെന്ന് പറയുന്നില്ല. തത്വഗ്രഹണത്തിനുള്ള യോഗ്യത ഇല്ലാന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമാന്ദ്യം തന്നെയാണ് ഒരു പ്രധാന ദോഷം. തത്വഗ്രഹണത്തിന് തടസ്സമായിരിക്കുന്ന ബുദ്ധിമാന്ദ്യം, അയാൾ നല്ല ബുദ്ധിയുള്ള ആളാണ്, പക്ഷെ എന്നാലും അയാൾക്ക് തത്വത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അങ്ങനെയുണ്ട്, തത്വത്തിന്റെ പ്രസംഗത്തിൽ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് ബുദ്ധിയുള്ള മൂഢന്മാരുമുണ്ട്, ബുദ്ധിയില്ലാത്ത മൂഢന്മാരായ ബുദ്ധിമാന്മാരുമുണ്ട്, രണ്ടുമുണ്ട്. തത്വത്തെ ഗ്രഹിക്കാൻ പറ്റാത്തവരെല്ലാം മന്ദബുദ്ധികളെന്നാണ് ഇവിടെ പറയുന്നത്. തത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോഴെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. മന്ദ സ്തേനു കമ്പ്യന്തേ, മന്ദന്മാര്, അവരോടുള്ള ഒരു കാരുണ്യം കൊണ്ടാണ് ഈ ഉപാസനകളെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നതാണ്. മന്ദന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരോട് എത്ര ഈ തത്വം പറഞ്ഞാലും ശരി, അവരുടെ ബുദ്ധി വേറെ എല്ലായിടത്തും പ്രവർത്തിക്കും, ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തും എല്ലാം പ്രവർത്തിക്കും. പക്ഷെ തത്വം പറയുന്നിടത്ത് മാത്രം അവർക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല, വായും പൊളിച്ചിരിക്കും. അങ്ങനെയുള്ളവരുടെയും അനുഗ്രഹിക്കും ആരോ ശ്രുതി. തീരെ മന്ദനാണെന്ന് കണ്ടാലും അവനെ അനുഗ്രഹിക്കും. ഈ പറയുന്നവന്റെ തലയിൽ കയറത്തില്ല, ആയുഷ്കാലം മുഴുവൻ മുമ്പ് ഇരുത്തി ഉപദേശിച്ചാലും ശരി, ഇവന്റെ തലയിൽ ഒരിക്കലും ഈ ബൾബ് കത്തത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും ശ്രുതി എന്ത് ചെയ്യും? അവനെ അനുഗ്രഹിക്കും എന്നാണ്. എങ്ങനെ അനുഗ്രഹിക്കുന്നത്? അവന് വേണ്ടി ഉപാസനാ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കും, നീതി ചെയ്യും. അതിനാണ് ഉപാസന, അതിനാണ് ഈശ്വര തത്വത്തെ സഗുണമായി ചിത്രീകരിക്കുന്നതെന്നാണ്. അത് മന്ദന്മാരെ അനുഗ്രഹിക്കാനെന്നാണ്, മൂഢബുദ്ധികളെ അനുഗ്രഹിക്കാൻ വേണ്ടി. അല്ല, മൂഢനെന്ന് പറഞ്ഞാലും തള്ളിക്കളയല്ല, അവൻ മന്ദനാണ്, അവൻ കൊള്ളത്തില്ല, നശിച്ചുപോട്ടെ എന്ന് വിചാരിക്കില്ല, അവനെ അനുഗ്രഹിക്കണതിന് ഉപാസന. പക്ഷെ മറിച്ച് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തവനാണെങ്കിൽ ഇത് പറഞ്ഞാൽ അവൻ ഗ്രഹിക്കും. മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി ഉണ്ടാകത്തില്ല, പക്ഷെ തത്വം പറഞ്ഞാൽ ഗ്രഹിക്കും. അവനാണ് ഇവിടെ സുബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് തത്വത്തെ പറയുന്നു, പരമാർത്ഥത്തെ പറയുന്നു. അവിടെ ഭേദത്തെ നിരാകരിച്ചുകൊണ്ട് പറയുന്നു, സദ്ബുദ്ധിക്ക് വേണ്ടി. ആ രണ്ട് രീതിയിലാണ് ഇവിടെ ശ്രുതിയുടെ പ്രതിപാദന ശൈലി. അതുകൊണ്ട് ആരെയും തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ബുദ്ധിയുള്ളവനായാലും ശരി, ബുദ്ധിയില്ലാത്തവനായാലും ശരി. അപ്പം നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ ബുദ്ധിയില്ലാത്തവൻ മന്ദബുദ്ധി, ബുദ്ധിയുള്ളവൻ ബുദ്ധിമാൻ, അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു വിശേഷ യോഗ്യത വേണം ഒരുവന്റെ കൂടെ. ആ വിശേഷ യോഗ്യത വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഭേദബുദ്ധിയെ ആശ്രയിച്ചുള്ള ഉപാസനകളും ഇടയും മറ്റും വഴിക്ക് സഞ്ചരിക്കുന്നവനായിരിക്കത്തില്ല. മറിച്ച് അവനെന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തെ ബോധിക്കുന്നു. ഭേദം അസത്യമാണെന്ന് ബോധിച്ചാൽ ഭേദത്തെ ആശ്രയിച്ചുള്ള ഒരു സാധനാ പദ്ധതിയിൽ ഒരാൾക്ക് എങ്ങനെ പോകാൻ കഴിയും? കഴിയത്തില്ല. അത് അസത്യമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അസത്യത്തിന്റെ പുറകെ പോകും. സത്യം എന്താണെന്നറിഞ്ഞാൽ അത് ബോധിക്കാൻ ഒരാൾ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് മിഥ്യാബുദ്ധി ദുഷ്ട ഉപാധി കൃതമായ മിഥ്യാബുദ്ധി ഈ ലോകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവേശ്വര ഭേദത്തെ അംഗീകരിക്കുന്നു. അതിനംഗീകരിച്ചുകൊണ്ട് ആ ബുദ്ധിയുള്ളവനെ അനുഗ്രഹിക്കാൻ വേണ്ടി ശ്രുതി ഉപാസനകളെയും മറ്റും നിർദ്ദേശിക്കുന്നുണ്ട്. തഥാ ഇഹാവി ദേഹാദി സംഘാത ഉപാധി സംബന്ധ അവിവേകകൃത ഈശ്വര സംസാരി ഭേദമിഥ്യാബുദ്ധി. അതുകൊണ്ട് ഇവിടെ എന്താണ് ശ്രുതിയിലും ദേഹാദി സംഘാത ഉപാധി സംബന്ധ, ദേഹാദി സംഘാതമാകുന്ന ഉപാധി, ഉപാധി കൊണ്ടുവരുന്ന അവിവേകകൃത, അവിവേകം വരുന്നു എന്നുവെച്ചാൽ ദേഹ താതാത്മ്യവും മറ്റും കൊണ്ടുവരുന്ന അവിവേകം, അവിവേകം എന്ന് വെച്ചാൽ വിഭ്രാന്തി, സത്യത്തെ ഗ്രഹിക്കാൻ കഴിയാതിരിക്കുക, ഇതെല്ലാം അവിവേകത്തിൽപ്പെടും. പരമാർത്ഥത്തെ ഗ്രഹിച്ചില്ലെങ്കിലും അത് അവിവേകമാണ്. വിപരീത ബുദ്ധി ഉണ്ടെങ്കിലും അത് അവിവേകമാണ്. അതുകൊണ്ട് ഈശ്വര സംസാരി ഭേദ മിഥ്യാബുദ്ധി, ഈശ്വരൻ വേറെയാണ് സംസാരി വേറെയാണ് എന്നുള്ള മിഥ്യാബുദ്ധിയുണ്ട്. അതിനംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മിഥ്യാബുദ്ധി ഒരുവനുണ്ടാകാം. ഉണ്ടായിക്കഴിഞ്ഞാൽ അവനിൽ ഈശ്വര ജീവഭേദ ചിന്ത വരും. അങ്ങനെ വരുമ്പോൾ അവൻ ഈശ്വരനെ ഉപാസിക്കും, അവന് ഉപാസനയുടെ ഫലങ്ങൾ കിട്ടും. ഇതെല്ലാം അംഗീകരിക്കുന്നു, ഒന്നും നിഷേധിക്കുന്നില്ല. പിന്നെ ഇത് മിഥ്യാബുദ്ധിയാണ്, ഭേദദൃഷ്ടി മിഥ്യാബുദ്ധിയാണെന്ന് എന്തിനു പറയുന്നു? പരമാർത്ഥം എന്താണെന്ന് ബോധിക്കാൻ വേണ്ടി. പരമാർത്ഥത്തെ ബോധിക്കുന്നവന് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഭേദബുദ്ധിയെ ആശ്രയിച്ചിട്ടുള്ള ഉപാസനകളും പരമാർത്ഥത്തെ ബോധിക്കുന്ന തത്വനിഷ്ഠയും രണ്ടും ഒരാൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒന്ന് അസത്യം എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെങ്ങനെ അതിന്റെ പുറകിൽ എങ്ങനെ സഞ്ചരിക്കും? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നതാണ് ആ സത്യത്വ ബുദ്ധി, പരമാർത്ഥ ബുദ്ധി എവിടെയാണോ വരേണ്ടത് അവിടെ വരുന്നില്ല. എവിടെയാ വരേണ്ടത്? ഇവിടെ പറയുന്ന ജീവന്റെയും ഈശ്വരന്റെയും പ്രപഞ്ചത്തിന്റെയും സ്വരൂപമായിരിക്കുന്ന പരമാർത്ഥ വസ്തുവിൽ സത്യത്വ ബുദ്ധി വരണം. ഇതാണ് പരമാർത്ഥം, ഇതാണ് സത്യം എന്നുള്ള ബോധം വരണം. ആ ബോധം വന്നില്ല എന്നുണ്ടെങ്കിൽ അവന് പറയും, എന്തു പറയും? അവിവേകി, അവിവേകകൃതമായ ഈശ്വര സംസാരി ഭേദം, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ഭേദബുദ്ധി, അതുകൊണ്ട് വരുന്ന മിഥ്യാബുദ്ധിയിലായിരിക്കും. അപ്പൊ അതിന് യാതൊരു അനുകമ്പയും അവിവേകിയോട് ഇവിടെ കാണിക്കുന്നില്ല, ശ്രുതി കാണിക്കുന്നില്ല. എന്തിന്? ആ വിവേകത്തെ ഉറപ്പിക്കുന്ന ഒരനുകമ്പയും കാണിക്കുന്നില്ല. അവിവേകത്തെ കർശനമായി നിരാകരിക്കാൻ തന്നെയാണ് പറയുന്നത്. ആ വിവേകത്തെ പിന്താങ്ങുന്ന ഒരു തരത്തിലുള്ള സാധനാ പദ്ധതികളെ അംഗീകരിക്കുന്നില്ല, ഒരു തരത്തിലുള്ള ഉപാസനകളെ അംഗീകരിക്കുന്നില്ല. എന്തിന്? പരമാർത്ഥ ബോധത്തിന്. ഇപ്പൊ പരമാർത്ഥത്തെ ആശ്രയിച്ച് പരമാർത്ഥ ബോധം ഉണ്ടാകണം. ഭ്രാന്തിയെ ആശ്രയിച്ചിട്ട് മറ്റു ഉപാസനകളും സാധനങ്ങളും എല്ലാം. ഇത് ഈ ജീവന്മാരിൽ ജീവന്മാരുടെ യോഗ്യത അനുസരിച്ച് ഇത് രണ്ടും നിലനിൽക്കുന്നു. സത്യത്തെ ബോധിപ്പിച്ചാലും ശരി, അസത്യത്തെ ബോധിപ്പിച്ചാലും ശരി, ഇതിനെ ഗ്രഹിക്കുന്നതിന് ജീവന്റെ യോഗ്യതയാണ് പ്രധാനം. അതുകൊണ്ട് അദ്വൈത തത്വത്തെ ബോധിപ്പിച്ചാലും ജീവന്മാർ വീണ്ടും കർമ്മങ്ങളിലും ഉപാസനകളിലും തന്നെ മുഴുകിയിരിക്കുന്നു, അസത്യത്തെ ആശ്രയിച്ചുകൊണ്ട്. ഇതിനൊന്നും മുഴുകാത്തവർ ചിലപ്പോൾ സത്യത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എന്താണ്? യോഗ്യതയ്ക്കനുസരിച്ച്. അതാണ് പറയുന്നത്, ഇഹാപി ദേഹാദി സംബന്ധ ഉപാധി സംബന്ധ അവിവേകകൃത ഈശ്വര സംസാരഭേദ മിഥ്യാബുദ്ധി. മിഥ്യാബുദ്ധിയുള്ളവരിവിടെ ഉണ്ട്, അതുകൊണ്ട് അതും പറയുന്നു. ദർശിതേച്ച ആത്മനായ വസതഹ ദേഹാദി സംഗാതേ അനാത്മനി ആത്മത്വ അഭിനിവേശോ ബുദ്ധിയാമുക്തി ബുദ്ധി മാത്രേണ പൂർവേണ. പറയുന്നു, ഇവൻ ഇത്രയൊക്കെ ഉപദേശിച്ചിട്ട് എന്താ ഇവന്റെ തലയ്ക്കൊരു വിളിവ് വരാത്തത്? തത്വം ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് ഇവൻ വീണ്ടും ഈ മിഥ്യാബുദ്ധി ഭേദബുദ്ധി ആശ്രയിച്ചിട്ടുള്ള ഉപാസനകളിലും അതിലും എല്ലാം പോയി ചാടുന്നു. ഈ ജന്മത്തിലോ വരും ജന്മങ്ങളിലോ രക്ഷപ്പെടുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. എന്തുകൊണ്ട്? പറയുന്നു, ഇത് വളരെ കാലമായിട്ട് ഇങ്ങനെയാണ്. പൂർവേണ വിദ്യ മിഥ്യാബുദ്ധി മാത്രമാണ് പൂർവേണ. പല പല ജന്മങ്ങളായിട്ട് ഇവൻ ഇങ്ങനെ തലതിരിഞ്ഞു വന്നിരിക്കുകയാണ്. നീ ഒരു ജന്മത്തിൽ തന്നെ തല നേരെയാണോന്ന് വിചാരിച്ചാൽ ഇങ്ങനെ നടക്കുന്നു. മിഥ്യാബുദ്ധി മാത്രമാണ് പൂർവേണ. പൂർവ്വപൂർവ്വം മിഥ്യാബുദ്ധി കൊണ്ട് അവൻ ഇങ്ങനെ ആയിപ്പോയി. എന്നെ തല്ലണ്ട മാവ, ഞാൻ നന്നാകത്തില്ല എന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രുതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗുരു ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമുണ്ട്. അവസാനവൻ തലയിച്ചെറിഞ്ഞുകൊണ്ട് മുമ്പ് പറഞ്ഞ എന്നെ വീണ്ടും പറയും. കാര്യമൊക്കെ ശരി തന്നെയാണ്, ഈ പറയുന്ന തത്വം തന്നെയാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ നന്നാകത്തില്ല എന്ന് പറയും. അന്ന് പറയുന്നു, ദൃശ്യതേച്ച ആത്മനൈവസ്തത ആത്മാ, ഇവിടെ പറയുന്ന പരമാർത്ഥം സത്യം, ദേഹാദി സംഘാതെ അനാത്മനി സത്യമാണ്, അത് നിത്യശുദ്ധ ബുദ്ധമുക്തം, ഇതൊക്കെ പറയാം. അതാണെങ്കിലും എന്തു ചെയ്യുന്നു? അനാത്മനി, ഈ ശരീരത്തിൽ എന്താണ് ആത്മത്വ അഭിനിവേശം? എന്താണ് ആത്മത്വ അഭിനിവേശം വന്നിരിക്കുന്നു എന്നുവെച്ചാൽ മിഥ്യ അഭിമാനം വന്നിരിക്കുന്നു. ഇതാണ് കാരണം. ഉപാസകൻ എന്തുകൊണ്ട് അവനൊരു ഉപാസകനായി തന്നെ തുടരുന്നു? അവൻ പറയൂ, ഉപാസന എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ യോഗ്യതയ്ക്കുള്ള ആളാണ്, എന്റെ ഉള്ളിൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെ ഞാനൊരു ഉപാസകനായിരിക്കുകയാണ് എന്ന് സ്വയം തന്നെ തന്നെ ഭ്രമിക്കുന്ന എന്തുകൊണ്ട്? പറയുന്നു, മിഥ്യാഭിമാനം അഭിനിവേശം അവന്റെ ഈ ശരീരബോധം അതാണ്. ശരീരബോധം ഇല്ലാത്ത ഒരുവന് ഒരിക്കലും ഉപാസിക്കാനേ സാധ്യമല്ല. ഒരു ഏതെങ്കിലും ഒരു ഉപാസനയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ശരീരബോധമാണ്. എന്തുകൊണ്ട്? ഞാൻ ഉപാസിക്കുന്നു, ഞാൻ ഉപാസകനാണ്, എനിക്ക് ഉപാസ്യമായിരിക്കുന്ന ദേവത ദേവി ദേവൻ ഇന്നതാണ്, ഇതെന്റെ ഉപാസനാകർമ്മമാണ് എന്നുള്ള ഭേദബുദ്ധി ആശ്രയിക്കുന്നതിന് കാരണമായിരിക്കുന്നത് അവന്റെ ശരീരത്തിലുള്ള അവന്റെ ആത്മത്വാഭിമാനമാണ്. ഈ ഞാൻ ചെയ്യേണ്ടവനാണ്. ഉപാസനയിലെ കർത്തൃത്വ ബുദ്ധി അവന് വന്നു. എന്തുകൊണ്ട്? ദേഹത്തിൽ ഈ മിഥ്യാബുദ്ധി വന്നതുകൊണ്ട്. മറിച്ചാണെങ്കിലോ, അദ്ദേഹത്തിലുള്ള മിഥ്യാബുദ്ധിയെ നിരാകരിക്കുന്ന വിവേകമാണ് അവന്റെ ഉള്ളിലുണ്ടെങ്കിലോ, താൻ സ്വയം സച്ചിദാനന്ദ സ്വരൂപനാണ്, തന്റെ പരമാർത്ഥം അതാണ് എന്നറിയുന്നവൻ അവൻ ഉപാസന കാര്യങ്ങളിൽ അവൻ ഏർപ്പെടുന്നില്ല. എന്റെ ആവശ്യമില്ല അവനെ സംബന്ധിച്ച്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണല്ലോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഉപാസന എല്ലാം പോകും, കാരണം ഞാൻ സച്ചിദാനന്ദമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സച്ചിദാനന്ദമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉപാസനയെല്ലാം നഷ്ടപ്പെട്ടു പെട്ടുപോകും എന്ന് വിലപിക്കുന്നത് എന്താണ്? താൻ സച്ചിദാനന്ദം ആണെന്നുള്ള ആ ബോധമില്ലാത്തതുകൊണ്ടാണ്. ബോധമുള്ളവൻ അങ്ങനെ ഒരു വിലാപമില്ല. എന്റെ ഉപാസന നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്ന ആരാണ്? ഈ ഭ്രാന്തിക്ക് അധീനനായിരിക്കുന്നവനാണ്, ഉപാസന കൂടിയേ കരുതൂ എന്നുള്ളിൽ നിശ്ചയിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് പരമാർത്ഥ ബോധത്തിൽ ഉപാസനയ്ക്ക് യാതൊരു സ്ഥാനമില്ല. ഇതാണ് കൂടെ അദ്വൈതം പറയുന്നു. ഉപാസന വിട്ടാൽ ഒരുവൻ നശിച്ചു പോകത്തില്ലേ എന്ന് ചോദിക്കും. നശിച്ചു പോകാം ഒരാൾ ഉപാസന ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ. എവിടെ ഉപേക്ഷിക്കേണ്ടത്? പരമാർത്ഥ ബോധത്തിൽ അപേക്ഷിക്കുന്നത്. പരമാർത്ഥ ബോധം കൂടാതെ ഒരാൾ ഉപാസന വിട്ടുകഴിഞ്ഞാൽ അതിന് നാശം സംഭവിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? ദേഹാദി സംഘാതെ ആത്മനി അനാത്മനി ആത്മത്വ അഭിനിവേശം. ഇത് കാണുന്നുണ്ട് ലോകത്ത്. തത്വത്തെ ബോധിപ്പിച്ചിട്ടും അത് കാണുന്നുണ്ട്. തത്വത്തെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടും മിഥ്യാഭിമാനം വിടുന്നില്ല. എന്തുകൊണ്ടത്? അതത്ര ശക്തിയുള്ളതാണ്. എന്തുകൊണ്ട് ശക്തി വന്ന് കോർവേണ? ആ മിഥ്യാബുദ്ധി എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇവിടെ ഉറച്ചിരിക്കുകയാണ്. അതുകൊണ്ടത് മാറണം. അല്ലെങ്കിൽ അജ്ഞാനം വളരെ വിപുലമായി തോന്നും. തത്വജ്ഞാനം വളരെ തുച്ഛമായി തോന്നും. അജ്ഞാനം നശിപ്പിക്കാൻ സാധ്യമല്ലാത്തതെന്ന് തോന്നും. തത്വജ്ഞാനം പ്രാപിക്കാൻ അസാധ്യമെന്ന് തോന്നും. ഇതെല്ലാം ഈ ദേഹാഭിമാനത്തെ തുടർന്ന് നിലനിൽക്കുന്നതാണ്. തത്വജ്ഞാനവും ദേഹാഭിമാനവും വിരമിച്ചിരിക്കത്തില്ല. തത്വജ്ഞാനവും ദേഹാഭിമാനവും വിരമിച്ചിരിക്കുമെന്ന് തോന്നും. കാരണം ദേഹത്തോടു കൂടിയിരിക്കുകയല്ലേ ഇപ്പം ദേഹാഭിമാനം വേണ്ടേ? അതുകൊണ്ട് തത്വജ്ഞാനിക്ക് ദേഹാഭിമാനമുണ്ടെന്ന് പറയാം. പക്ഷേ ഭേദബുദ്ധി അസത്യമാണെന്ന് ബോധിച്ചവന്റെ ദേഹാഭിമാനവും അസത്യമാണ്. നമ്മൾ പറയുന്നത് മിഥ്യാബുദ്ധി മാത്രമാണ് പൂർവേണ. ഇത് പൂർവങ്ങളിൽ സംഭവിച്ചതാണ്. അല്ല, ഈ പൂർവങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ പൂർവ്വജന്മം? പൂർവ്വജന്മത്തെക്കുറിച്ച് ഒന്നും ഒരു കാര്യത്തിനും ഉറപ്പില്ലല്ലോ. പൂർവ്വജന്മം വേണ്ട. ഇപ്പോൾ എവിടെയാണ് ഈ മിഥ്യാബുദ്ധി ഉള്ളത്? ജീവിച്ചെന്ത് ഇതാ എനിക്ക് ജന്മത്തിൽ ശരി. ജന്മമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജന്മത്തിൽ നിനക്ക് മിഥ്യാബുദ്ധിയുള്ള ഇപ്പോ ഇപ്പോഴാണ് നീ മിഥ്യാബുദ്ധിയെ അനുഭവിക്കുന്നത് പറഞ്ഞാ ഇപ്പോ എന്ന് വെച്ചാൽ ഇവിടെ ഈ ജാഗ്രത്തിൽ. ഈ ജാഗ്രത്തിൽ ആണ് ഇത് അനുഭവിക്കുന്നതെങ്കിൽ പൂർവ്വം എന്ന് പറയുമ്പോൾ എന്താ ഈ പൂർവ്വ ജാഗ്രതകൾ എന്നിടത്താ മതി. പൂർവ്വജന്മങ്ങളിലേക്ക് പോകണ്ട. അപ്പൊ ഈ ജാഗ്രത്തിൽ ഈ മിഥ്യാബുദ്ധിയെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പൂർവ്വ ജാഗ്രത. പൂർവ്വ ജാഗ്രതത്തിലും അത് അനുഭവിച്ചുകൊണ്ടിരുന്നു, ഈ ജാഗ്രതത്തിലും അത് അനുഭവിക്കുന്നു. ഇതിനൊരവസാനം സംഭവിക്കണം. ഏതെങ്കിലും ഒരു ജാഗ്രത്തിൽ അത് സംഭവിച്ചേ തീരും. മരണശേഷമല്ല സംഭവിക്കേണ്ടത്, സുഷുപ്തിയിലല്ല സംഭവിക്കേണ്ടത്, ഒരു ജാഗ്രത്തിൽ അത് സംഭവിക്കണം. എങ്ങനെ? പരമാർത്ഥ ബോധം കൊണ്ട് ആ മിഥ്യാബുദ്ധി നശിക്കണം. അപ്പോൾ അവിടെ ജീവേശ്വര ഭേദം അവന്റെ ബുദ്ധിയിൽ പ്രകാശിക്കത്തില്ല എന്ന് പറയുന്നത് മിഥ്യാബുദ്ധി മാത്രം പുറയണ. സതിജൈവം സംസാരിത്തെ ദേഹാദ്യപേക്ഷം ഈക്ഷിതൃത്വം ഉപന്നം സംസാരണം. പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഭേദത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, തന്നെ സംസാരിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, തന്നെ ഈശ്വരന് ഭിന്നനായി സർവജ്ഞനായ ഒരു ഈശ്വരനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏവം സംസാരിത്തെ ഇതെല്ലാം ഉൾപ്പെടും. ദേഹാദ്യപേക്ഷം ഈക്ഷിതൃത്വം ഉപന്നം സംസാരണം. അപ്പോൾ ജീവനെ സംബന്ധിച്ചിടത്തോളം ദേഹാദികളെ അപേക്ഷിച്ചിട്ടുള്ള സങ്കല്പങ്ങളും എല്ലാം സത്യം തന്നെ, വാസ്തവം തന്നെ, യുക്തിയുക്തമാണ് എന്നർത്ഥം. അപ്പോൾ ഈ സംസാരം ഇത് പരമാർത്ഥം തന്നെ, അതിനുള്ള യുക്തിയും കിട്ടും. ഏതുവരെ? എന്താണ് പരമാർത്ഥം എന്നുള്ള ബോധം ഉണ്ടാകുന്നത് വരെ അത് അംഗീകരിക്കുന്നുണ്ട്. ദേഹാത്മപ്രത്യയോ യദ് പ്രമാണത്വേന കൽപ്പിത ലൗകികം തദ്ദേവേദം പ്രമാണന്ത്വാത്മനിശ്ചയ. ചതുസൂത്രിയുടെ അവസാനം നമ്മൾ ചർച്ച ചെയ്തതാണ് വിശദമായിട്ട്. അപ്പൊ ദേഹാത്മബുദ്ധിയാണ് ഇവിടുത്തെ ഏറ്റവും മുഖ്യമായ ചർച്ചയുടെ വിഷയമായിരിക്കുന്നു. അപ്പൊ അതുള്ളിടത്തോളം കാലം ഇതെല്ലാം ഉണ്ട്, ഭേദമുണ്ട്, ഉപാസനകളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ പരമാർത്ഥത്തെ ബോധിക്കുക, അവിടെ ഇതെല്ലാം അവസാനിക്കുന്നു. ഭേദവും അവസാനിച്ചു, ഉപാസനകളും അവസാനിച്ചു, സംസാരവും അവസാനിച്ചു. മറിച്ചാണെങ്കിലോ ഉപപന്നം സംസാരം, സംസാരി സംബന്ധിച്ച് ഇതെല്ലാം യുക്തം തന്നെയാണ്. ജീവൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ്, ജഗത്ത് വേറെയാണ്, ഉപാസനയാണ്, പരമാർത്ഥം എല്ലാം ശരി തന്നെയാണ്. അതിനൊക്കെ അംഗീകരിക്കുന്നു. അദ്വൈതത്തിൽ അടിസ്ഥാനപരമായി അവിദ്യ എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏതിനെ അതിനെ ഉൾക്കൊള്ളാം, ഏതിനെയും തിരസ്കരിക്കുകയും ചെയ്യാം, രണ്ടും ചെയ്യാം. അതുകൊണ്ട് ഞാനിത് അത് വിശദീകരിക്കുന്നത് അതിന്റെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പദാർത്ഥവും വാക്യാർത്ഥവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളെന്നുണ്ട് പല ഭാഷയിലും, അതൊക്കെ വായിച്ചാൽ മതി. അതിന്റെ താല്പര്യം എന്ന് പറയുന്ന നമുക്ക് എഴുതിക്കൂട്ടാനൊക്കത്തിൽ എത്ര വിപുലമായി. താല്പര്യത്തെ ഗ്രഹിക്കുന്ന ആചാര്യന്മാർ പോലും അത് വ്യാഖ്യാന രൂപത്തിൽ എഴുതുമ്പോൾ പരിമിതികളുണ്ട് അവർക്ക്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, താല്പര്യത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ വിശദീകരിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം പറയുന്നിടത്ത് അതിനകത്ത് പല കാര്യങ്ങളും അന്തർഭവിച്ചിരിക്കും. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ആ ഏകത്വം എന്നുള്ളതിനായിരിക്കും പ്രാധാന്യം. ഭേദം എന്ന് പറയുന്നിടത്തെല്ലാം പ്രാധാന്യം വരുന്നത് ഉപാസനയ്ക്കായിരിക്കും. ഏകത്വം എന്ന് പറയുന്നിടത്തെല്ലാം പ്രാധാന്യം വരുന്നത് തത്വജ്ഞാനത്തിനായിരിക്കും. അത് ഓരോ സന്ദർഭത്തിലും പറയുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കും. ഏകത്വത്തെക്കുറിച്ച് ബോധിക്കാൻ ശ്രമിക്കുമ്പോഴും നാനാത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് എല്ലാം എന്താണ്, അവിദ്യ എന്ന് പറയുന്ന ഒന്നിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഒരിടത്ത് അതിനെ അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു, ഒരിടത്ത് അതിനെ നിഷേധിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു. ഭേദം ഉപാസന എല്ലാം വരുന്നിടത്ത് അതിനെ അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അവിദ്യ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു. ഈ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു.